സ്മരണയോടാണ് ശ്രീമദ് ഭഗവദ്ഗീത സാംഖ്യയോഗം 23 ശ്ലോകം സംഗ്രഹഭാഷ്യം. കസ്മാദ് അവിക്രിയ ദേവ, എന്തുകൊണ്ട് ആത്മാവ് അവിക്രിയനായിരിക്കുന്നു? വിത്യാഹം നയനം ചിന്തി ശ്ലോകം. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. നൈനം ചിന്തന്തി ഭാഷ്യം. ഏനം പ്രകൃതം ദേഹിനം ന ചിന്തന്തി ശസ്ത്രാണി നിരവയവത്വ ന അവയവ വിഭാഗം കുറവന്തി. ഏനം പ്രകൃതം, ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്ന ഈ ദേഹിനം, ഈ ആത്മാവിനെ ന ചിന്തന്തി ശസ്ത്രാണി, ശസ്ത്രങ്ങൾ ഛേദിക്കുന്നില്ല. അതിനൊരു ഹേതു കാരണം പറയുകയാണ്, നിരവയവത്വ, ആത്മാവിന് അവയവങ്ങളില്ല, നിരവയവമാണ്. ന അവയവ വിഭാഗം കുറവന്തി, ഛേദിക്കുക എന്ന് പറഞ്ഞാൽ അവയവ വിഭാഗം ചെയ്യുക, അങ്ങനെ പലതാക്കുക. ഇതിന് അവയവങ്ങളില്ലാത്തതുകൊണ്ട് ഇതിനെ പലതാക്കാൻ കഴിയത്തില്ല ആയുധങ്ങൾ കൊണ്ട്. ശസ്ത്രാണി അസ്യാദീനി, അസി വാളും മറ്റും, വാളും മറ്റും കൊണ്ട് ഇതിനെ പലതാക്കാൻ കഴിയത്തില്ല. തഥാ നൈനം ദഹതി പാവകഃ അഗ്നിരവി ന ഭസ്മീകരോതി. തഥാ പ്രകാരം തന്നെ നയനം ഇതിനെ ദഹതി പാവകഃ അഗ്നിരപി ന ഭസ്മീകരോതി, അഗ്നിക്ക് ഇതിനെ ഭസ്മമാക്കാൻ കഴിയുന്നില്ല. തഥാ ന ചൈനം ക്ലേദയന്തി ആപഹ അപാം ഹി സാവയവസ്യ വസ്തുനഃ ആർദ്രീഭാവകരണേന അവയവ വിശ്ലേഷാപാദനെ സമർത്ഥി. തഥാ ച ഏനം ഈ ആത്മാവിനെ ആപഹ ന ക്ലേദയന്തി ജലം, ആപഹ ജലം ന ക്ലേദയന്തി ആർദ്രമാക്കുന്നില്ല, കുതിർക്കുന്നില്ല. അപാം ഹി ജലം എന്ത് ചെയ്യുന്നു? സാവയവസ്യ വസ്തുനഃ അവയവമുള്ള ഒരു വസ്തുവിനെ ആദ്രീഭാവകരണയാണ്, അതിനാർദ്രമാക്കിയിട്ട് അവയവിശ്ലേഷാപാദനെ സമർത്ഥം. അവയവ വിശ്ലേഷം, അവയവങ്ങളെ ഛിന്ന ഭിന്നമാക്കി എന്നതിൽ സാമർഥ്യമുണ്ട്. അതിനെ പലതാക്കാൻ കഴിയും. ഒരു വസ്തുവിനെ കുതിർത്ത് നശിപ്പിക്കുന്നതിന് ജലത്തിന് കഴിവുണ്ട്. അതിനെ കുതിർത്ത് അതിനെ ഭിന്നമാക്കി നശിപ്പിക്കാൻ ജലത്തിന് കഴിവുണ്ട്. ഇവിടെ ഈ ആത്മാവിനെ അങ്ങനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല, അതിന് അവയവങ്ങളില്ലാത്തതുകൊണ്ട്. തന്ന നിരവയവേ ആത്മനി സംഭവതി തത്, ഇക്കാര്യം നിരവയവേ ആത്മനി അവയവരഹിതമായ ആത്മാവിൽ എന്ന സംഭവതി സംഭവിക്കുന്നില്ല. ഈ നാശങ്ങളൊന്നും സംഭവിക്കാത്തത് ആത്മാവിന് അവയവങ്ങൾ ഭാഗങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. തഥാ സ്നേഹവത് ദ്രവ്യം സ്നേഹശോഷണേന നാശയതി വായു. അതുപോലെ സ്നേഹവത് ദ്രവ്യം സ്നേഹശോഷണേന നാശയതി വായു. സ്നേഹം ഇവിടെ അതിനുള്ള ഈർപ്പം, അതുള്ള വസ്തുവിനെ സ്നേഹശോഷണേന ആ ഈർപ്പത്തെ നശിപ്പിച്ചുകൊണ്ട് നാശയതി വായു, വായുവിനെ നശിപ്പിക്കുന്നു. ആർദ്രതയുള്ള വസ്തുക്കളെ ആർദ്രത നശിപ്പിച്ചുകൊണ്ട് ആ വസ്തുവിനെ വായു ഉണക്കിക്കളയുന്നു, ഉണക്കി നശിപ്പിക്കുന്നു. ഏനന്തു ആത്മാനം ന ശോഷയതി മാരുതോപി, ഈ ആത്മാവിനെ വായുവിനും ഉണക്കുന്നതിന് സാധ്യമല്ല. അതുകൊണ്ട് ഇത് അവയവരഹിതമായതുകൊണ്ട് എന്നാണ് ശ്ലോകത്തിന്. ഏനം ശസ്ത്രാണി ന ചിന്തന്തി, ഏനം ഈ ആത്മാവിനെ ശസ്ത്രാണി ആയുധങ്ങൾ ന ചിന്തന്തി മുറിപ്പെടുത്തുന്നില്ല. ഏനം ഈ ആത്മാവിനെ പാവകഹ പാവകൻ അഗ്നി ദഹതി ദഹിപ്പിക്കുന്നുണ്ട്. ഏനം ഈ ആത്മാവിനെ ആപഹ ജലം ന ക്ലേദയന്തി കുതിർക്കുന്നില്ല, കുതിർത്ത് നശിപ്പിക്കുന്നില്ല. ഏനം മാരുതഹച വായുവും ന ശോഷയതി ഉണക്കുന്നില്ല. അതിൻ്റെ അർത്ഥം വളരെ സ്പഷ്ടമാണെന്നുകൊണ്ട് ഭാഷ്യത്തിൽ കൂടുതൽ അത് വിശദീകരിച്ചിട്ടില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നൈനം ക്ലേദയന്ത്യാപോ നശോഷയതി മാരുതഃ അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോശോഷയേവച നിത്യസർവഗതസ്ഥാണോ അചലോയം സനാതനഃ. ഇതേവം തസ്മാത് ഇതിപ്രകാരമായതുകൊണ്ട് നിരവയവമായി ഒന്നിനെതിനെ നശിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് അച്ഛേദ്യോയം ഇതി യസ്മാത് അന്യോന്യനാശഹേതൂനി ഭൂതാനി ഏനം ആത്മാനം നാശയിതും നൗസഹന്തേ തസ്മാത് നിത്യഃ. നിത്യനാണ് ഈ ആത്മാവ്. എന്തുകൊണ്ട്? അന്യോന്യ നാശഹേതൂനി ഭൂതാനി, പരസ്പര നാശത്തിന് ഓരോ ഭൂതങ്ങളും കാരണങ്ങളായിരിക്കുന്നു. അഗ്നി ജലം നശിപ്പിക്കുന്നു, ജലത്തെ വായു നശിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെ പരസ്പരം നാശകാരണങ്ങളാണ്. പഞ്ചഭൂതങ്ങളും പ്രാണികളും ഇവയെല്ലാം അന്യോന്യ നാശഹേതൂനി, പരസ്പര നാശത്തിന് ഹേതുക്കളാണ്. ഏനമാത്മാനം, പക്ഷേ ഈ ആത്മാവിനെ നാശയിത് നശിപ്പിക്കുന്നതിന് ന ഉത്സഹന്തേ, അവ ശക്തമല്ല, അവ പര്യാപ്തമല്ല, അത് ഉത്സാഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനത് കഴിയുന്നില്ല. തസ്മാ നിത്യ, അതുകൊണ്ട് ആത്മാവ് നിത്യനാണ്. നമ്മുടെ ശ്ലോകത്തിൽ പറഞ്ഞ് നിത്യ നിത്യത്വ സർവഗത, നിത്യനായിരിക്കുന്നത് തന്നെ സർവഗതനാണ്, സർവവ്യാപ്തനാണ്. സർവഗതത്വസ്ഥാണുരിവസ്ഥിര, സർവഗതനായിരിക്കുന്നുണ്ട്, സർവവ്യാപിയായിരിക്കുന്നതുകൊണ്ട് സ്ഥിരനാണ്. സ്ഥാണുഹു എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാണുവിനെ പോലെ, സ്ഥാണു എന്ന് പറഞ്ഞാൽ തൂണ് കുറ്റി എന്നൊക്കെയാണ് അർത്ഥം. അതുപോലെ സ്ഥിരനാണ്. സ്ഥിരത്വ അച്ചലോയം ആത്മാ, സ്ഥിരമായിരിക്കുന്നതുകൊണ്ട് എന്താണ് അത്? അച്ചലനാണ്, ചലിക്കാത്തവനാണ്. അധഃ സനാതന, അതുകൊണ്ട് സനാതനനാണ്, സദാ ഉള്ളവൻ, ചിരന്തനനാണ്, എപ്പോഴുള്ളവൻ. കാരണാത് കുതസ്ഥി നിഷ്പന്ന, ഒരു കാരണത്തിൽ നിന്ന് ഒരു കാലത്തുണ്ടായവനല്ല, അനാദിയാണ്, കാലത്തിനും ഉപരിയായി സ്ഥിതി ചെയ്യുന്നവനാണ്. അഭിനവൈ തീർത്ഥ, സദാ ഒരുപോലെ ഇരിക്കുന്നവൻ. ഏതേഷാം ശ്ലോകാനാം പൗനരുക്തിം ചോദനീയം യഥ ഏകേനൈവ ശ്ലോകേന ആത്മനോ നിത്യത്വം അവിക്രിയത്വം ച ഉക്തം ന ജായതേ മ്രിയതേ വാ ഇത്യാദിന. ഏതേഷാം ശ്ലോകാനാം പൗനരുക്തിം ന ചോദനീയം, ഈ ശ്ലോകങ്ങളുടെ പൗനരുക്തിം, പുനരുക്തി എന്ന് പറയുന്നത് ഒരു ദോഷമാണ്. ഒരു പറഞ്ഞ ശബ്ദങ്ങളെ തന്നെ വീണ്ടും ഉപയോഗിക്കുക, പറഞ്ഞ അർത്ഥത്തെ തന്നെ വീണ്ടും പറയുക. ശബ്ദപൗനരുക്തിയും അർത്ഥപൗനരുക്തിയും ഇത് രണ്ടിവിടെയുണ്ട്. മുമ്പ് പറഞ്ഞ ശബ്ദങ്ങൾ വീണ്ടും പറയുന്നു, മുമ്പ് പറഞ്ഞ ആശയത്തെ വീണ്ടും പറയുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ദോഷം ഇവിടെ ചോദിക്കരുത്, എന്നെ ചോദനീയം, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉന്നയിക്കരുത്. യഥ, എന്തുകൊണ്ട് ആ പ്രശ്നം വരുന്ന എന്തുകൊണ്ട്? ഏകേനൈവ ശ്ലോകേന ആത്മനോ നിത്യത്വം അവിക്രിയത്വം ചരിത്രം. മുമ്പ് ഒരു ശ്ലോകം കൊണ്ട് എന്നെ ആത്മാവ് നിത്യമാണ് അവികാരിയാണെന്നെല്ലാം പറഞ്ഞു. എങ്ങനെ? ജായതേ മ്രിയതേ വായിത്യാദന, ഈ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. തത്ര യദേവ ആത്മവിഷയം കിഞ്ചിതുച്ചതേ തദേതസ്മാ ശ്ലോകാർത്ഥാന്നാതിരിച്ചതേ, അവിടെ പറഞ്ഞ കാര്യം യദേവാത്മവിഷയം കിഞ്ചിതുച്ചതി, അവിടെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഏതസ്മാ ശ്ലോകാർത്ഥം ആദരിച്ചത്, ഇവിടെ പറയുന്നത് വേറെയല്ല, രണ്ടും ഒന്ന് തന്നെ. കിഞ്ചിത് ശബ്ദത പുനരുക്തം കിഞ്ചിത് അർത്ഥത ദൈവി, ചില ഭാഗത്ത് ശബ്ദങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, ചില ഭാഗത്ത് അർത്ഥം വീണ്ടും പറയുന്നു, മറ്റ് ശബ്ദങ്ങളുടെ അതേ അർത്ഥത്തെ പറയുന്നു. അതുകൊണ്ടിവിടെ പുനരുക്തി എന്ന് പറയുന്ന ഒരു ദോഷം വരേണ്ടതാണ് സാധാരണഗതിയിൽ, സാഹിത്യത്തിനും മറ്റും വരുന്നതാണ്. പക്ഷെ ഇവിടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പുനരുക്തി ഒരു ദോഷമല്ല. എന്തുകൊണ്ട്? ദുർബോധത്വാ ആത്മവസ്തുന, ആത്മവസ്തു ദുർബോധമാണ് മനസ്സിലാക്കാൻ അസംസ്കൃത മതികൾക്ക്. ഇത് ദുർബോധമാണ്, മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. പുനഃ പുനഃപ്രസംഗം ആപാദ്യ ശബ്ദാന്തരേണ തദേവ വസ്തു നിരൂപയതി ഭഗവാൻ വാസുദേവ. പുനഃ പുനഃ പ്രസംഗം ആപാദ്യ, വീണ്ടും വീണ്ടും ഓരോ സന്ദർഭങ്ങളെ സൃഷ്ടിച്ച് ശബ്ദാന്തരേണ മറ്റ് ശബ്ദങ്ങളിലൂടെ തദേവ വസ്തു നിരൂപതി. നേരത്തെ നജായതേ മ്രീതേ എന്ന് പറഞ്ഞു, ഇവിടെ നിത്യഹ എന്ന് പറഞ്ഞു. ഇങ്ങനെ പുതിയ പുതിയ ശബ്ദങ്ങളിലൂടെ തദേവ വസ്തു നിരൂപയതി, അതേ വസ്തുവിനെ തന്നെ നിരൂപണം ചെയ്യുകയാണ് ഭഗവാൻ വാസുദേവ. കഥം തു നാം അമ്പിക്കം തത്വം സംസാരിണാം ബുദ്ധിഗോചരതാം ആപന്നം സത് സംസാര നിവൃത്തയെ സ്യാദിതി. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? കഥം നാം ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും അവ്യക്തം തത്വം, ഈ അവ്യക്തമായിരിക്കുന്ന ഈ തത്വം സംസാരിണാം ബുദ്ധിഗോചരതാം ആപന്നം സത് സംസാരികളുടെ ബുദ്ധിക്ക് വിഷയമായി. ബുദ്ധിഗോചരതാം ആപന്നം, അവ്യക്തമായിരിക്കുന്ന ഈ വസ്തുവിനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിക്ക് വിഷയമാക്കി അങ്ങനെ സംസാര നിവൃത്തയെ സ്യാ, അത് സംസാര നിവൃത്തിക്ക് ഉപകരിക്കട്ടെ. ഈ സംസാരികളുടെ സംസാര നിവൃത്തിക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകരിക്കട്ടെ എന്ന് കരുതി ഇതി നിരൂപയതി ഭഗവാൻ വാസുദേവ. ഇതിനെ വീണ്ടും വീണ്ടും ഈ വസ്തുവിനെ പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ പുനരുക്തിയുണ്ട്. അത് സാഹിത്യത്തിൽ വരുന്ന ദോഷം ഇവിടെയും വന്നിരിക്കുന്നു എന്നൊന്നും കരുതരുത്. വീണ്ടും വീണ്ടും കേൾക്കുന്നതുകൊണ്ട് മനസ്സിൽ അലംഭാവം, അത് വരാനും പാടില്ല. അതുകൊണ്ട് ആധ്യാത്മിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന ഉപദേശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആധ്യാത്മിക ശാസ്ത്രത്തിൽ പുനരുക്തിയില്ല. മനസ്സ് ചില ഭാഗത്ത് പറയും വളരെ വളരെ അനായാസമായി ഗ്രഹിക്കാൻ പറ്റുന്നതാണെന്ന് ചില ഭാഗത്ത് പറയും, ചില ഭാഗത്ത് പറയും ഇത് വളരെ ദുർബോധമാണ്, മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണെന്ന് പറയും. അങ്ങനെ പറയുന്നത് അധികാരികളുടെ യോഗ്യത അനുസരിച്ച്, യോഗ്യനാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ സാധാരണ ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്ധക്കരണത്തിൽ രജസ്തമോ ഗുണങ്ങളുടെ ബാഹുല്യം കൊണ്ട് ഈ തത്വബോധം അവിടെ പ്രകാശിക്കത്തില്ല, ചിത്തശുദ്ധിയുടെ കുറവുണ്ട്. അപ്പോൾ ആ ചിത്തശുദ്ധി പര്യാപ്തം വരാത്തതുകൊണ്ട് മനസ്സിൽ ആ തത്വബോധം ഉണ്ടാകുന്നില്ല. അതിനുള്ള ഒരു ഉപായം ഇതിനെ ആവർത്തിക്കുക എന്നുള്ളതാണ്. ഇത് ആവർത്തിക്കുന്നതുകൊണ്ട് അത് ചിത്തശുദ്ധിക്ക് ഉപകരിക്കുന്നു. മനസ്സിൽ സദ്വിചാരങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ദുർവിചാരങ്ങൾ അവിടെ കുറയുന്നു, അങ്ങനെ മനഃശുദ്ധിക്ക് കാരണമായിത്തീരുന്നു, ജ്ഞാനോത്പത്തിക്കും കാരണമായിത്തീരുന്നു. അതുകൊണ്ട് ശബ്ദം കൊണ്ടായാലും അർത്ഥം കൊണ്ടായാലും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇത് പറയുന്നത് ശ്രവിക്കുന്നതും രണ്ടും സംസാര നിവൃത്തിയെ സംസാര നിവൃത്തിക്ക് ഉതകുന്നതാണ്. അതുകൊണ്ട് ഇത് ആവർത്തിച്ച് കേൾക്കുന്നതുകൊണ്ട് ഇതിൽ പുതുമയൊന്നുമില്ല, ഇത് പ്രയോജനം പുതുമയില്ല. പഴയത് തന്നെ വീണ്ടും കേൾക്കുന്നു എന്ന് പറഞ്ഞ് സാധകന്മാർ ഇതിൽ നിന്നൊരിക്കലും പിന്തിരിയാൻ പാടില്ല. ഇത് ആവർത്തിച്ച് കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുക എന്നുള്ളത്. മനസ്സ് താല്പര്യം കാണിക്കത്തില്ല, മനസ്സിൽ മടി വരും, മനസ്സിനോട് ഉത്സാഹമില്ലാതെ വരും. അതെല്ലാം മനസ്സിന്റെ, മനസ്സ് മായാസൃഷ്ടമാണ്, അതിന്റെ സ്വഭാവമാണ്. അപ്പോൾ അതിന് വഴിപ്പെടാൻ പാടില്ല. അത് ഈ പറയുന്ന ഭഗവാന്റെ ഉപദേശത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുക. ഇതല്ലാതെ ഇതിന് വേറെ ഉപായമൊന്നുമില്ല എന്നാണ് കൂടെ പറയുന്നത്. ഭാഷകാരൻ അയം ശ്ലോകത്തിൽ പറയുന്നു, അയം അച്ഛേദ്യ, വിച്ഛേദിക്കപ്പെടത്തക്കതല്ല, അദാഹ്യ, ദഹിപ്പിക്കത്തക്കതല്ല, അക്ലേദ്യ, അയം അക്ലേദ്യ, ഇത് കുതിർക്കത്തക്കതല്ല, അയം അശോഷ്യ, ഇത് ഉണക്കത്തക്കതല്ല, നിത്യ നിത്യനാണ്, സർവഗത സർവവ്യാപിയാണ്, സ്ഥാണുവാണ്, ഉറച്ചിരിക്കുന്നവനാണ്, അചലഹ അയം, എല്ലായിടത്തും അയം ചേർത്തോളും, അയമചലഹ, ഇവൻ അചലനാണ്, ചലനമില്ലാത്തവനാണ്, സനാതന എന്നും ഉള്ളവനാണ്. അതെല്ലാം സ്പഷ്ടമാണ്. അച്ഛേദ്യോയും അദാഹ്യോയും അക്ലേദ്യോശോഷ്യൈവ ച നിത്യസർവഗതസ്ഥാണു അചലോയം സനാതനഃ അവ്യക്തോയമചിന്ത്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതമർഹസി കിഞ്ച. വീണ്ടും ഭാഷകാരൻ പറയുന്നു, അവ്യക്തോയമിതി അവ്യക്തഃ സർവകരണ അവിഷയത്വാ വ്യജ്യതേ ഇതി അവ്യക്തോ അയമാത്മാ. ഇത് അവ്യക്തനാണ്, സർവകരണ അവിഷയത്വാ, ഒരു കരണത്തിനും ഇത് വിഷയമാകുന്നില്ല. മനസ്സ്, ഇന്ദ്രിയം, ബുദ്ധി, ശബ്ദം, ഇതിനൊന്നിനും ഇതിനെ പ്രകടമാക്കാൻ കഴിയുന്നില്ല. സർവകരണത്തിന് ഇത് അവിഷയമായിരിക്കുന്നു. ന വ്യജ്യതേ, ഇത് വ്യക്തമാക്കപ്പെടുന്നില്ല. ഇത്യ അവ്യക്തോ അയമാത്മാ, അതുകൊണ്ടിത് ആത്മാവ് അവ്യക്തനാണ്. അതേവ അചിന്ത്യോയം, അതുകൊണ്ട് തന്നെ ഇത് ചിന്തയ്ക്കും വിഷയമല്ല. മനസ്സുകൊണ്ട് ഇതിനെ അതിന്റെ പൂർണ്ണതയിൽ നിരൂപണം ചെയ്യാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? യദ്ധി ഇന്ദ്രിയഗോചരം വസ്തു തത് ചിന്താവിഷയത്വം ആവദ്യതി. അതിനൊരു ഹേതു കാരണം പറയുന്നു. ഇന്ദ്രിയഗോചരം വസ്തു, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാമെന്നുള്ള ഒരു വിഷയത്തെ ചിന്താവിഷയത്വം ആവദ്യതി, ചിന്തയ്ക്കും വിഷയമാക്കാം. ചിന്താവിഷയത്വം ആവദ്യതി, ചിന്താവിഷയത്വത്തെ അത് പ്രാപിക്കുന്നു. ചിന്തിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ ഗ്രഹിക്കണം, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കണം. അയം തു ആത്മാ അനിന്ദ്രിയഗോചരത്വാ അചിന്ത്യ. ഈ ആത്മാവാണെങ്കിലോ അനിന്ദ്രിയഗോചരത്വാ, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. അങ്ങനെ കാണാനോ കേൾക്കാനോ മണക്കാനോ രുചിക്കാനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് അചിന്ത്യ, അത് അചിന്ത്യനാണ്, ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല. അവികാര്യോയം, അത് അവികാരിയാണ്. യഥാ ക്ഷീരം ദദ്ധ്യാദഞ്ജനാദിന വികാരി ന തഥായമാത്മാ. ക്ഷീരം, പാലെങ്ങനെയാണോ ദദ്ധ്യാജന്തൻ, പാലുറയൊഴിക്കാന്ന് പറയും. അതുകൊണ്ട് വികാരി, അത് തൈരായും മോരായും ഒക്കെ പരിണമിക്കുന്നു. ന തഥ അയമാത്മാ, ഈ ആത്മാവ് അങ്ങനെയല്ല. എന്തുകൊണ്ട്? നിരവയവത്വാച്ചാവക്രിയ, നിരവയവമാണ്, അതുകൊണ്ട് ഇത് അവക്രിയനാണ്. പാല് തൈരൊഴിച്ചു കഴിഞ്ഞാൽ അത് പരിണമിച്ച് തൈരായിട്ട് മാറുന്നു. അതുപോലെ അതാണ് ദദ്ധ്യാദൻ ജലം എന്ന് പറയുന്നത്. അതുപോലെ ഇതിനെ മാറ്റാൻ കഴിയത്തില്ല. നഹി നിരവയവം കിഞ്ചിൻ വിക്രിയാത്മകം ദൃഷ്ടം, അവയവരഹിതമായ ഒന്നിൽ വികാരമുള്ളത് നമ്മൾ കാണുന്നില്ല. ഇവിടെ എന്തിലെല്ലാം വികാരമുണ്ടോ അതിനെല്ലാം അവയവങ്ങളുണ്ട്, ഭാഗങ്ങളുണ്ട്. അവിക്രിയത്വ അവികാരിയോ അയം ആത്മാ ഉച്ചതേ. വികാരരഹിതനായതുകൊണ്ട് ഇത് അവികാരിയാണ് എന്ന് ഈ ആത്മാവിനെ പറയുന്നു. അവികാരിയോ ഉച്ചതേ. തസ്മാദേവം യഥോക്തപ്രകാരേണ ഏനം ആത്മാനം വിദിത്വ ത്വം ന അനുശോചിതം അർഹസി. തസ്മാത്, അതുകൊണ്ടെന്നാണ് ഏവം യഥോക്തപ്രകാരേണ, ഇതുവരെ വിശദീകരിച്ച രീതിയിൽ ഏനം ആത്മാനം വിദിത്വ, ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് ത്വം നീ അനുശോചിതം, ദുഃഖിക്കുന്നതിന് നർഹസി, ദുഃഖിക്കേണ്ട കാര്യമില്ല. എങ്ങനെ ദുഃഖിക്കുന്നു? ഹന്താഹം, ഞാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഞാൻ കൊല്ലുന്നവനാണ്. അഹം ഏഷാം ഹന്ത, ഞാൻ ഇവരെ കൊല്ലുന്നവനാണ്. മയാ ഏതേ ഹന്യന്തേ, എന്നാൽ ഇവർ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഇവരെന്നെ കൊല്ലുന്നു, ഞാൻ ഇവരെ കൊല്ലുന്നു. ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല. അർജുനന്റെ ഒന്നാം അധ്യായത്തിൽ അർജുനൻ പറഞ്ഞ സംശയത്തിനുള്ള മറുപടി പറയുകയാണ്. അവരെന്നെ കൊല്ലും അല്ലെങ്കിൽ ഞാനവരെ കൊല്ലും, ഇത് രണ്ടും ശരിയല്ല. ആത്മാവ് നിർവികാരിയാണ്, ആത്മാവിൽ അതൊന്നും സംഭവിക്കത്തില്ല എന്നാണ്. ശ്ലോകത്തിൽ അയം അവ്യക്തഃ, ഈ ആത്മാവ് അവ്യക്തനാണ്. അയം അചിന്ത്യ, ആത്മാവ് അചിന്ത്യനാണ്. അയം അഭികാര്യ ഉച്ചതി, ഈ ആത്മാവ് അവികാരിയാണ്. തസ്മാത് അതുകൊണ്ട് ഏവം ഏനം ഏവം വിദിത്വ, ഏനം ഈ ആത്മാവിനെ ഏവം വിദിത്വ ഇപ്രകാരം അറിഞ്ഞിട്ട്, അനുശോചിതും നാർഹസി അനുശോചിക്കേണ്ട കാര്യമില്ല. നാനുശോചന്തി പണ്ഡിതാഹ, നേരത്തെ പറഞ്ഞു അറിവുള്ളവർ അനുശോചിക്കുന്നില്ല. ഈ ആത്മാവിനെ ഇങ്ങനെ അറിഞ്ഞിട്ട് അവരുടെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച്, അല്ലെങ്കിൽ സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിച്ച് അനുശോചിക്കേണ്ട കാര്യമില്ല. അവ്യക്തോയം അചിന്ത്യോയം അവികാര്യോയം ഉച്യത്തെ തസ്മാത് ഏവം വിദിത്വേനം നാനുശോചിതുമർഹസി. ശാങ്കരഭാഷ്യം, ആത്മനോ അനിത്യത്വം അഭ്യുപഗമ്യ ഇതം ഉച്ചതി. ഇതുവരെ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഇനി ലോകദൃഷ്ടിയിൽ സാധാരണ ജനങ്ങൾ എന്ത് കരുതുന്നു? ഒരാൾ മരിച്ചു പോകുന്നു, ഒരാൾ ജനിക്കുന്നു എന്നെല്ലാം കരുതുന്ന സാധാരണ മനുഷ്യന്റെ ആ കാഴ്ചപ്പാടിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഇനി പറയുന്നത്. ആത്മനോ അനിത്യത്വം അഭ്യുപഗമ്യം, ആത്മാവിന്റെ അനിത്യത്വത്തെ സ്വീകരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ട് അഭ്യുപഗമ്യ, അതിനംഗീകരിച്ചിട്ട് ഇതമുച്ചത് പറയുന്നു. അധചൈനം, അധചൈനം നിത്യജാതം നിത്യം വാമന്യസേമൃതം തഥാപിത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. അധ ച ഇതി അഭ്യുപഗമാർത്ഥ, അധ ച എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ പറഞ്ഞു വന്നതിൽ നിന്നും വേറിട്ടൊരു പക്ഷത്തിലേക്ക് പോവുകയാണ്. അഭ്യുപഗമം എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് ഒരു സിദ്ധാന്തത്തെ സ്വീകരിക്കുക, അതിനാണ് അഭ്യുപഗമ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ മുഖ്യമല്ല, അങ്ങനെ പറയാറുണ്ട്. ഇനി നീ കരുതുന്നത് പോലെയാണെങ്കിലും, അല്ലെങ്കിൽ ലോകർ കരുതുന്നത് പോലെയാണെങ്കിലും എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അഭ്യുപഗമവാദം അഭ്യുപഗമ സിദ്ധാന്തം എന്നെല്ലാം പറയും. അതിനുവേണ്ടിയിട്ടാണ് അധച എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഏനം പ്രകൃതം ആത്മാനം നിത്യജാതം ലോകപ്രസിദ്ധ്യ പ്രത്യനേക ശരീരോത്പത്തിയും ജാതോ ജാതൈതിവ മന്യസി. ഏനം പ്രകൃതം ആത്മാനം, ഇവിടെ ആത്മ പ്രകൃതമാണ്, ആത്മാവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിത്യജാതം എന്നും ജനിക്കുന്നവനായി, അനാദികാലമായി ജനിച്ചുകൊണ്ടിരിക്കുന്നവനായി, ലോകപ്രസിദ്ധ ലോകത്തിലെങ്ങനെയാണ് കാണുന്നത്, ഓരോരുത്തരും ജനിക്കുന്നതായി കാണുന്നു. പ്രതി അനേക ശരീരോത്പത്തിയും ജാത, ഓരോ ശരീരം ഉത്പന്നമാകുമ്പോഴും ജനിക്കുന്നതായി, ജാതോ ജാതൈരി വാമനസ്യ ജനിച്ചു, ഓരോ ശരീരം ഉണ്ടാകുമ്പോഴും ജീവൻ ജനിച്ചുകൊണ്ടേയിരിക്കുന്നു, മാറി മാറി ഓരോരുത്തരും ജനിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭീഷ്മ ദ്രോണാദികളെല്ലാം ജനിച്ചവരാണ്. അങ്ങനെ കരുതുകയാണെങ്കിലോ തഥാ പ്രതി തത് വിനാശം നിത്യം വാമന്യസ്. ഇനി അതേ ഓരോ ശരീരങ്ങളും നശിക്കുമ്പോൾ പ്രതി തത്തദ് വിനാശം നിത്യം വാ മനസ്സി മൃതം മൃതോ മൃതഗതി. അത് പല ശരീരങ്ങളുണ്ട്, അതിനെ ആവർത്തിക്കുകയാണ്. നിത്യം ഇത് നിത്യം മൃത, ഇതെന്നും മരിച്ചുകൊണ്ടിരിക്കുന്നു, നിത്യം ജാത എന്നും ജനിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിത്യം എന്ന് വെച്ചാൽ സദാ എന്നുള്ള അർത്ഥത്തിൽ, സദാ ജനിച്ചുകൊണ്ടിരിക്കുന്നു, ശരീരനാശത്തോടുകൂടി നശിച്ചുകൊണ്ടിരിക്കുന്നു, ശരീരനാശത്തോടുകൂടി നശിക്കുന്നതാണ് ആത്മാവ് എന്ന് കരുതുകയാണെങ്കിലും തഥാപി തഥാ ഭാവിനി അപി ആത്മനി ത്വം മഹാബാഹോ നൈവം ശോചിതും അർഹസി. ജന്മവതോ നാശവതോ ജന്മ ചേത്യേതോ അവശ്യം ഭാവിനോ ഇതി യസ്മാ. നീ അങ്ങനെ കരുതിയാലും ഇത് സദാ ജനിക്കുന്നതാണ്, ഇത് സദാ മരിക്കുന്നതാണ് എന്ന് കരുതിയാലും തഥാ ഭാവിന്യപ്യാത്മനി, അങ്ങനെ ഭവിക്കുന്നതാണ് ആത്മാവിന്, ജനന മരണങ്ങൾ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും ത്വം മഹാബാഹോ നൈവം ശോചിത മർഹസി, ദുഃഖിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ജന്മവതോ നാശവതോ ജന്മ, ജനിക്കുന്നതിനെല്ലാം ജന്മമുള്ളതിന് നാശമുണ്ട്, നാശമുള്ളതിന് ജന്മമുണ്ട്. ഏതോ അവശ്യം ഭാവിനോ, ഈ പറയുന്ന യുക്തി അനുസരിച്ച് നോക്കിയാലും ഇത് അവശ്യം സംഭവിക്കുന്നതാണ്. യസ്മാത്, അതുകൊണ്ട് ദൈവം ശോചിത മനസ്സി, നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. അപ്പൊ ലോകദൃഷ്ടിയിൽ ചിന്തിച്ചാലും ശരി, ആത്മാവ് ജനന മരണങ്ങളുള്ളതാണ് എന്നറിയുന്ന സാമാന്യ ബുദ്ധി അനുസരിച്ച് ചിന്തിച്ചാലും നീ ദുഃഖിക്കേണ്ട. എന്തുകൊണ്ട്? ജനിച്ചവന് മരണം ഉറപ്പാണ്, മരിച്ചവന് ജനനം. അതിനെ കുറിച്ച് പറയുന്നില്ല. ഇനി അടുത്ത് അതൊന്നുകൂടി ആവർത്തിച്ച് പറയും. നാശവതോ ജന്മ, നശിച്ച വീണ്ടും അത് ഉണ്ടാകുകയും ചെയ്യും, ഉണ്ടാകുന്നതെല്ലാം നശിക്കുന്നു. ഇതെല്ലാം അവശ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് കരുതിയും ദുഃഖിക്കേണ്ട കാര്യമില്ല. ശ്ലോകത്തിൽ അധച്ച മറിച്ച് ഏനം, ഈ ആത്മാവിനെ നിത്യജാതം സദാ ജനിക്കുന്നവനായും വാ അഥവാ നിത്യം മൃതം സദാ മരിക്കുന്നവനായും മന്യസി കരുതുന്നുവെങ്കിലും തഥാപി, അങ്ങനെയാണെങ്കിലും ത്വം മഹാബാഹു അല്ലയോ അർജുന, ത്വം ഏവം ശോചിതും നർവസി, ഇങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് അവശ്യം സംഭവിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് ഇവിടെ ദുഃഖത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അതിന്റെ ദുഃഖത്തിനെന്നാണ് അധ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യേർത്ഥി നത്വം ശോചിതുമർഹസി തഥാ ജസതി. അങ്ങനെ കരുതുകയാണെങ്കിൽ, ലോകദൃഷ്ടി ആശ്രയിക്കുകയാണെങ്കിൽ, സാമാന്യ മനുഷ്യന്റെ കാഴ്ചപ്പാടനുസരിച്ചാണെങ്കിലോ, ജാതസഹി ലബ്ധജന്മനഃ ജനിച്ചവന് ധ്രുവോ അവ്യഭിചാരി മൃത്യുഹു മരണം, മരണം മാറ്റമില്ലാത്തതാണ്. ധ്രുവം ജന്മ മൃതസ്യ ച മൃതസ്യ മരിച്ചവന് ജന്മച ധ്രുവം ജനനവും ഉറപ്പാണ്. തസ്മാത് അതുകൊണ്ട് അപരിഹാര്യോ അയം ജന്മ മരണ ലക്ഷണോ അർത്ഥ. അതുകൊണ്ട് ഈ കാര്യം, ജന്മ മരണ രൂപത്തിലുള്ള ഈ വിഷയം അപരിഹാര്യമാണ്, ആർക്കും ഒഴിവാക്കാൻ പറ്റിയതല്ല, പരിഹരിക്കാൻ പറ്റിയതല്ല. യസ്മാത് തസ്മാത് അപരിഹാര്യർത്ഥേ നത്വം ശോചിതു മർഹസി, ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്ത ഈ ഒരു കാര്യത്തിൽ നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. ജന്മവതോ നാശ നാശവതോ ജന്മ ഇതിച്ച സ്വാഭാവിക അപരിഹാര്യ സ്വാർത്ഥ. ജന്മമുള്ളവന് നാശവും നാശമുള്ളവന് ജന്മവും, ഇതിങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമാണ്, സർവർക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. തസ്മിൻ അപരിഹാര്യ അർത്ഥേ, അങ്ങനെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിൽ നത്തും ശോചിതും അർഹസി, ഇത് ദുഃഖിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് മുമ്പ് പറഞ്ഞു വന്ന അതേ ആശയത്തെ തന്നെ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു. ജാതസ്യ ജനിച്ചവന് മൃത്യുഹു ശ്ലോകത്തിൽ മരണം ധ്രുവ ഉറപ്പ് തന്നെയാണ്. മൃതസ്യ മരിച്ചവന് ജന്മ ച ജന്മവും ധ്രുവം ഹി ഉറപ്പാണ്. തസ്മാത് അതുകൊണ്ട് അപരിഹാര്യെ അർത്ഥി ഒഴിവാക്കാൻ വയ്യാത്ത ഈ വിഷയത്തിൽ ത്വം നീ ശോചിതം നർഹസി, ദുഃഖിക്കുന്നതിന് അർഹനല്ല, ദുഃഖിക്കേണ്ട കാര്യം ഇല്ല. ജാതസ്യഹി ധ്രുവോ മൃത്യുർ, ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അപരിഹാര്യേർത്ഥേ നത്വം ശോചിതുമർഹസി. അടുത്ത ഭാഷ്യം. കാര്യ കാരണ സംഘാതാത്മകാന്യ വിഭൂതാനി ഉദ്ദേശ്യ ശോകോനയുക്ത കർത്തം യഥ. കാര്യകാരണ സംഘാതാത്മകാന്യ വിഭൂതാനി, ഭൂതങ്ങളെല്ലാം കാര്യകാരണ സംഘാത രൂപത്തിലുള്ളതാണ്. കാര്യകാരണങ്ങൾ കൂടി ചേർന്നിരിക്കുകയാണ് സർവവസ്തുക്കൾ. അതിനെ ഉദ്ദേശിച്ചിട്ട് ശോകോനയുക്ത, അതിനെക്കുറിച്ച് ശോകിക്കേണ്ട കാര്യമില്ല. കർത്തം യത, എന്തുകൊണ്ട്? അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാപരിദേവന. സാധാരണ ഒരു ബുദ്ധി അനുസരിച്ച് പറയുകയാണ്, എന്താണ് അവ്യക്താദീനി, അവ്യക്തം അദർശനം അനുപലബ്ധി ആദര യേഷാം ഭൂതാനാം പുത്രമിത്രാദി കാര്യകരണ സംഘാതാത്മകാനാം താനി അവ്യക്താദീനി ഭൂതാദി പ്രാഗുത്പത്തെ. ഈ ഭൂതങ്ങൾ, ഭൂതങ്ങളെന്ന് പറയുന്നതിന് പ്രാണികളെന്നുള്ള അർത്ഥമുണ്ട്, ഈ ജീവികൾ പഞ്ചഭൂതങ്ങളെന്നുള്ള അർത്ഥമുണ്ട്, ഇവിടെ എല്ലാത്തിനും എടുക്കാം. ഇതെന്താണ് അവ്യക്താദീനി? അവ്യക്തം അദർശനം അനുപലബ്ധി ആദി യേഷാം ഭൂതാന. അവ്യക്തം അദർശനം അനുപലബ്ധി ആദി, ഇതിന്റെ ഉത്പത്തിക്ക് മുമ്പുള്ള കാര്യം. യേഷാം ഭൂതാനം, അത് അവ്യക്തമാണ്, അറിയുന്നില്ല. അദർശനം പുത്രമിത്രാദി കാര്യകരണ സംഘാതാത്മകാനാം, കാര്യകരണ സംഘാത രൂപത്തിലുള്ള പുത്രമിത്രാദികൾക്ക് കരണമെന്നും കാരണമെന്നും പാഠമുണ്ട്. തനി അവ്യക്താദീനി ഭൂതാനി, അവയെല്ലാം അവ്യക്താദികളോടുകൂടിയാണ്. അജ്ഞേയവാദം ആണ് ഇവിടെ പറയുന്നത്. എല്ലാം ഉത്പത്തിക്ക് മുമ്പ് അങ്ങനെ അതറിയാൻ വയ്യ, നമുക്ക് അവ്യക്തമാണ്. മരണശേഷമോ അതും അറിയാൻ വയ്യ. മുമ്പും പിമ്പുമുള്ള കാര്യങ്ങൾ അവ്യക്തമായിരിക്കുന്നു. അവ്യക്താദീനി ഭൂതാനി പ്രാഗുത്പത്തേഹി ഉത്പന്നാനിച്ച പ്രാഗ് മരണാ, മരണത്തിന് ശേഷമോ അതും അറിയാൻ കഴിയുന്നില്ല. ഉത്പന്നാനിജ പ്രാക് മരണ വ്യക്തമധ്യാനി, മറിച്ചോ മധ്യത്തിനിത് വ്യക്തമാണ്. ഇപ്പോൾ കാണുന്നതെന്തോ അത് മാത്രമേ വ്യക്തമാകുന്നുള്ളൂ. അവ്യക്തം നിധനാന്യവ പുനഃ അവ്യക്തം അദർശനം നിധനം മരണം യേഷാം താനി അവ്യക്ത നിധനാനി. അവ്യക്ത നിധനാനി, അവ്യക്തം അദർശനം നിധനം മരണം യേഷാം, മരണത്തോടുകൂടി ഇത് അവ്യക്തമാകുന്നു. മരണത്തിന് ശേഷം എന്താണ് അറിയാൻ കഴിയുന്നില്ല. അവ്യക്ത നിധനാനി മരണാത് ഊർധ്വം അവ്യക്തതാമേവ പ്രതിപദ്യന്ത വ്യത്യർത്ഥം. മരണത്തിന് ശേഷം അവ്യക്തമാകും. പുനർജന്മം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും നിശ്ചയിക്കാൻ വയ്യ. അതിനാൽ മനുഷ്യന്റെ ബുദ്ധിക്ക്, സാധാരണ മനുഷ്യന്റെ ബുദ്ധിക്ക് ഇതൊന്നും പിടികിട്ടുന്ന കാര്യങ്ങളല്ല. ഒന്ന് ഉറപ്പാണ്, എന്താണിത്? എവിടെ നിന്ന് വന്നു എന്നറിയത്തില്ല. ഇതല്ല ഉണ്ടായി വരുന്നു, അതിന് മുമ്പ് എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു ഒന്നും അറിയാൻ കഴിയുന്നില്ല. ഉത്പത്തിക്ക് മുമ്പ് ഉത്പത്തി അറിയാം, അതിന് മുമ്പ് അറിയാൻ കഴിയുന്നില്ല. ഉത്പത്തിക്ക് ശേഷം അതും വ്യക്തമായിരിക്കുന്നു, പിന്നീട് അതിന് നാശം സംഭവിക്കുന്നു. ആ നാശത്തിന് ശേഷം ഒന്നും അറിയാൻ വയ്യ. എങ്ങോട്ട് പോകുന്നു? മരണാദോർദ്ധവും അവ്യക്തതാമേവ പ്രതിപദ്ധ്യന്തി. ചിലർക്കറിയാമെന്ന് പറയുന്നുണ്ടെങ്കിലും സാധാരണ മനുഷ്യന് അതറിയാൻ കഴിയുന്നില്ല. തഥാചോക്തം, ഇത് തന്നെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അദർശനാ ആപതിത, ഒരദർശനത്തിൽ നിന്നും ഒരു ഇരളിൽ നിന്നും അവ്യക്തതയിൽ നിന്നും ആപതിത എല്ലാം വന്നു ചേരുന്നു. എല്ലാ ജീവന്മാരും പുനഃ അദർശനങ്കത, മരണത്തോടുകൂടി അതുപോലെ തന്നെ അദർശനത്തെ പ്രാപിക്കുന്നു, ഇരുളിനെ പ്രാപിക്കുന്നു, അവ്യക്തതയെ പ്രാപിക്കുന്നു. നാസോ തവ, അതുകൊണ്ട് എന്താണ്, ഇതൊന്നും നിന്റേതല്ല. ന തസ്യത്വം, നീ ഇതിൻ്റേതുമല്ല. ത്വം ന തസ്യ, നീ ഇതിൻ്റേതുമല്ല. വൃധ ക പരിദേവന, ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കേണ്ട കാര്യം എന്താ? എവിടെ നിന്നോ വരുന്നു, എങ്ങോട്ടോ പോകുന്നു, ആർക്കും ഒരുപടിയും കിട്ടുന്നില്ല. ഇതി തത്ര ക പരിദേവന കോവാ പ്രലാപഹ, എന്തിനിവിടെ നിലവിളിക്കണം? മരണത്തെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കേണ്ട കാര്യം എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ആ ദൃഷ്ട പ്രനഷ്ട ഭ്രാന്തിഭൂതേഷു ഇത്യർത്ഥം. അദൃഷ്ടം മുമ്പ് അദൃഷ്ടമായിരുന്നു, കണ്ടില്ല. ദൃഷ്ടം ജനനശേഷം കാണുന്നു. പ്രനഷ്ടം ഭരണശേഷം അത് പൂർണ്ണമായും അവ്യക്തമാകുന്നു. അങ്ങനെയുള്ള ഒരു ഭ്രാന്തിഭൂതേഷു, ഇതൊരു ഭ്രാന്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. അതായത് ഇതിന്റെ തത്വത്തെ നിർണയിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഇത് ഭ്രാന്തി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ആർക്കും നിർണയിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതൊരു ഒരു ഭ്രാന്തിയാണ്, മധ്യത്തിൽ ഇങ്ങനെ കാണുന്നു. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നീ ദുഃഖിക്കേണ്ട കാര്യം ഇല്ല എന്നാണ്. അപ്പോൾ ഇവിടെ പുനർജന്മമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും കണക്കിലെടുത്തുകൊണ്ടല്ല പറയുന്നത്. സാധാരണ മനുഷ്യന്റെ ബുദ്ധി അനുസരിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. എവിടെ നിന്നോ വരുന്നു, എങ്ങോട്ടോ പോകും. ആർക്കും ആരും തമ്മിൽ യാതൊരു സ്ഥായിയായ ബന്ധവുമില്ല. അതുകൊണ്ട് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു എന്നും മറ്റു കരുതി ദുഃഖിക്കേണ്ട ആവശ്യം ഇല്ല. ഭാരത, ഭരതവംശത്തിൽ പിറന്നവനെ അർജുന, ഭൂതാനി, ഈ ഭൂതങ്ങളെല്ലാം പ്രാണികളെല്ലാം, അവ്യക്താദീനി, അവ്യക്തത്തിൽ നിന്നും അജ്ഞേയതയിൽ നിന്നും വന്നവയാണ്. വ്യക്തമധ്യാനി, ഇവിടെ മധ്യത്തിൽ പ്രകടമാകുന്നവയാണ്. അവ്യക്തനിധനാനി, വീണ്ടും അജ്ഞേയതയിലേക്ക് പോകുന്നവയാണ്. തത്ര പരിദേവനാക്ക, അവിടെ ദുഃഖിക്കാൻ എന്തിരിക്കുന്നു? ഇതിനെക്കുറിച്ച് ഓർത്ത് എന്തിനു ദുഃഖിക്കണം? എന്തായാലും ഇത് അവശ്യം സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതില്ലാതിരുന്നപ്പോൾ അതിനോടത്ത് ദുഃഖിച്ചോ, ദുഃഖിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇത് നശിച്ചിട്ടും അതിനോടത്ത് ദുഃഖിക്കേണ്ട കാര്യം ഇല്ല എന്നാണ്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത, അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന. ഏത് തരത്തിലും അർജുനനെ ശോകമോഹങ്ങളിൽ നിന്നും ഉദ്ധരിക്കണം, അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ആ തത്വം പറഞ്ഞു, ആ തത്വം അർജുനൻ കേൾക്കുന്നു. പക്ഷെ ഇന്നും അർജുനന്റെ ആ ദുഃഖത്തിന് മാറ്റം വരുന്നില്ല. എന്നാൽ ലോക ന്യായമനുസരിച്ച് പറയുന്ന തത്വം ഗഹനമാണ്, മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അർജുനൻ വളരെ മനസ്സ് കലങ്ങിയിരിക്കേണ്ട ഈ അവസ്ഥയിൽ വലിയ തത്വം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ. അതുകൊണ്ട് ലോക ന്യായം പറയുകയാണ്. സാധാരണ ബുദ്ധി അനുസരിച്ച് ചിന്തിച്ചാലും നീ ദുഃഖിക്കേണ്ട കാര്യം ഇല്ല എന്നാണ്. കാരണം ഈ ഒരവസ്ഥയിൽ പറഞ്ഞു വന്നപ്പോൾ ഭഗവാൻ എന്നെ തോന്നി, ഇവനോട് ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം ഇത് ഗ്രഹിക്കുന്നില്ല, ദുഃഖത്തിന് മാറ്റം കാണുന്നില്ല. പിന്നെ മനസ്സിലാകുന്ന രീതിയിൽ പറയുക, അത് പറയുന്നു. മനസ്സിലാക്കാത്തതിൽ അർജുനനെ കുറ്റപ്പെടുത്തുന്നുമില്ല, അതാണ് അടുത്ത് പറയുന്നത്. ഇത്രയെല്ലാം നിന്നെ ബോധിപ്പിച്ചിട്ട് നിനക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനും ഇത് ഉരുമുടുന്നില്ല ഭഗവാൻ. എന്തുകൊണ്ട്? ഭാഷ്യത്തിൽ പറയുന്നു, ദുർവിജ്ഞയോ ദുർവിജ്ഞേയോ അയം പ്രകൃത ആത്മാ. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആത്മാവ് ദുർവിജ്ഞേയമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന ഒരാളിന് അവധാനതയോടുകൂടി കേട്ട് മനസ്സിലാക്കേണ്ട ഈ വിഷയം മനസ്സിലായില്ല എന്ന് വരും. കിന്തു കിം ത്വാം ഏവ ഏകം ഉപാലഭേ സാധാരണേ ഭ്രാന്തി നിമിത്തേ. കിം ത്വാം ഏവ ഏകം ഉപാലഭേ, ഉപാലഭനം ചെയ്യുക, നിന്നെ കുറ്റപ്പെടുത്തുക, നിന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം എന്നാണ്. സാധാരണേ ഭ്രാന്തി നിമിത്തേ, ഈ ഇതെന്താണ്, സർവർക്കും എല്ലാവർക്കും ഇത് ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. ഭ്രാന്തി നിമിത്തമായിരിക്കുന്നു. സർവർക്കും സർവരും ഭ്രാന്തിക്ക് അടിപ്പെട്ടിരിക്കുകയാണ്. നിന്നെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഇത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, ഇതുവരെ പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല. കഥം ദുർവിജ്ഞേയമായി മാത്മ, എന്തുകൊണ്ട് ഇതെങ്ങനെ ദുർവിജ്ഞേയമായിരിക്കുന്നു എന്നടുത്ത് പറയും. നിത്യദാഹ ആശ്ചര്യവത്, അടുത്ത് പറയും ആത്മാവ് ദുർവിജ്ഞേയം തന്നെയാണ്. അതടുത്ത് വിശദീകരിക്കുന്നു. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം, ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ, ആശ്ചര്യവശ്ചൈന വന്യശൃണോതി, ശ്രുത്വാപ്യേനം ഏതെന്ന ചൈവ കശ്ചിത്. ഇതും ഉപനിഷത്തിൽ വരുന്ന ഒരു മന്ത്രമാണ്. ആശ്ചര്യവത്, ആശ്ചര്യം, അദൃഷ്ടം, പൂർവം, അദ്ഭുതം, അകസ്മാ ദൃശ്യമാനം, തേന തുല്യം, ആശ്ചര്യവത്, ആശ്ചര്യമിവ ഏനം ആത്മാനം പശ്യതി കശ്ചിത്. ഈ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നവർ, ഇതിനറിയാൻ ശ്രമിക്കുന്നവരെല്ലാം എന്താണ് ഇതിനെ വളരെ ആശ്ചര്യത്തോടുകൂടിയാണ് ചിലർ കാണുന്നത്. ഇതെന്താണ്, നമ്മുടെ ബുദ്ധിക്ക് വഴങ്ങാത്ത എന്ത് സാധനമാണ് ആശ്ചര്യം, അദൃഷ്ടം, പൂർവം മുമ്പ് കാണാത്ത ഒന്നിനെ കാണുമ്പോഴാണ് നമുക്ക് ആശ്ചര്യം ഉണ്ടാകുന്നത്. അത്ഭുതം, അകസ്മാദൃശ്യമാ, അല്ലെങ്കിൽ യാദൃശ്യമായിട്ടൊന്നിനെ കാണുമ്പോൾ വരാം നമുക്ക് വലിയ ആശ്ചര്യം വരാം. തേന തുല്യം, ആശ്ചര്യവും, കാണാതിരുന്ന ഒന്നിനെ കാണുമ്പോഴും അകസ്മ്യമായ ഒന്നിനെ കാണുമ്പോഴും ആശ്ചര്യം വരാം. അതുപോലെ ആശ്ചര്യവും, ആശ്ചര്യത്തെ പോലെ എന്താണ് ഏനം ആത്മാനം പശ്യതി, ഈ ആത്മാവിനെ പശ്യതി കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നു, കേൾക്കുന്നു, പറയുന്നു, അതിനാദ്യം ഉൾപ്പെടുത്താം. എന്തൊരു ആശ്ചര്യത്തെ പോലെ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഗ്രഹിച്ചല്ല പറയുന്നത്, ഗ്രഹിച്ച് അതിനെ മനസ്സിലാക്കിയല്ല പറയുന്നത് എന്നർത്ഥം. ആശ്ചര്യവദീനം വദതി, കാണുന്നു, അതുപോലെ പറയുന്നു, എല്ലാ ക്രിയകളും ഇവിടെ പറയുകയാണ്. കാണുക, കേൾക്കുക, പറയുക, എല്ലാം. ആശ്ചര്യവദീനം വദതി തഥൈവച അന്യഹ, ആശ്ചര്യവച്ച ഏനം അന്വേഷണോതി, ചിലർ കേൾക്കുന്നു, എല്ലാം ആശ്ചര്യകരമാണ്. ഒരു സാധാരണ ഭൗതികമായ വസ്തുക്കളെ കണ്ടതിന് ശേഷം ഇത് ഇന്നതാണെന്ന് നിശ്ചയിച്ച് അതിനെ മനസ്സിലാക്കുമ്പോൾ അവിടെ നമ്മുടെ ആശ്ചര്യം അവസാനിക്കുന്നു. ഇന്നതിലാശ്ചര്യമൊന്നുമില്ല, ഇത് ഇന്നതാണെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞു. പക്ഷെ ആത്മാവിനെ ഇത് ഇന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ഇത് വളരെ ആശ്ചര്യകരമായി ഇതിനെ കാണുന്നു, ആശ്ചര്യമായി ഇതിനെ പറയുന്നു, ആശ്ചര്യമായി ഇതിനെ കേൾക്കുന്നു. ശ്രുത്വ ദൃഷ്ട ഉത്വാപി ഏനം ആത്മാനം വേദന ചെയ്യുക കശ്ചിത് പറയുന്നു. ഇതിനാവർത്തിച്ച് ആവർത്തിച്ച് കേട്ടിട്ടും ഇതിനാവർത്തിച്ച് ആവർത്തിച്ച് കണ്ടിട്ടും, കാണുമെന്ന് പറഞ്ഞാൽ അതിനെ മനസ്സുകൊണ്ട് കാണാൻ ശ്രമിച്ചിട്ടും, ഉക്ത്വ ഇതിനാവർത്തിച്ച് ആവർത്തിച്ച് ഉദ്ബോധിപ്പിച്ചിട്ടും, മറ്റുള്ളവരോട് പറഞ്ഞിട്ടും, ഏനം ആത്മാനം വേദന ചെയ്യുക കശ്ചിത്, ഇതിന് ഒരുവനും അതിന്റെ പൂർണ്ണതയിൽ അറിയുന്നില്ല. അതുകൊണ്ട് നിന്നോടിത് പറഞ്ഞിട്ട് നീ ഇത് മനസ്സിലാക്കിയില്ല എന്ന് കരുതി എനിക്ക് വേദനയൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല, ഇത് നിന്റെ സ്വഭാവമാണ് എന്നർത്ഥം. യോയം ആത്മാനം അഥവാ, ഇനി അങ്ങനെ പറയാം സാമാന്യമായ രീതിയിൽ. ഇനി മറ്റൊരു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. എങ്ങനെ? യോയം ആത്മാനം പശ്യതി ആശ്ചര്യത്തില്ല, ആരാണോ ഈ ആത്മാവിനെ കാണുന്നത് അവൻ ആശ്ചര്യതുല്യനായിരിക്കുന്നു. യുവദതി യസ്യ ശൃണോതി സോ അനേക സഹസ്രേഷു കശ്ചിദേവ ഭവതി, അങ്ങനെ ഒരർത്ഥം പറയാൻ. ആരാണോ ഇതിനെ പറയുന്നത്, ആരാണോ ഇതിനെ കാണുന്നത്, അവൻ അനേക സഹസ്രങ്ങളിൽ ഒരുവനേ ഉള്ളൂ. അവനും ആശ്ചര്യത്തിന് വിഷയമാണ്, മറ്റുള്ളവർക്ക് അവൻ ആശ്ചര്യത്തെ ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു വസ്തുവിനെ അവൻ അറിയാൻ കഴിഞ്ഞു, മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാത്ത ഒന്നിനെ പറയാനും കേൾക്കാനും കഴിയുന്നു. അതുകൊണ്ട് അവൻ ആശ്ചര്യം, അവനും ആശ്ചര്യത്തിന് വിഷയമായി തീരുന്നു. ഏത് രീതിയിൽ ആണ് ഇതിനെ വ്യാഖ്യാനിച്ചാലും ശരി, അതോ ദുർബോധ ആത്മാഹിത്യ അഭിപ്രായം, ഈ ആത്മാവ് ദുർബോധമാണ്. അർജുനനെ പോലെ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചത് എളുപ്പമല്ല ഇതിനെ ഗ്രഹിക്കുക, ദുർബോധമാണ്. ഈ ഒരു അവസരത്തിൽ അർജുനോട് പറഞ്ഞിട്ട് അത് മനസ്സിലാകുന്നില്ല എന്ന് കരുതി അർജുനനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അർജുനന് മനസ്സിലാകുന്നുള്ള രീതിയിൽ പിന്നെ കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയാലും ശരി, എന്റെ ദുഃഖത്തിന് കാര്യമില്ല. ഏത് തരത്തിലായാലും അർജുനനെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കണം, അതിനുവേണ്ടി പറയുകയാണ്, ഇവിടെ സാന്ത്വനിപ്പിക്കുകയാണ്, സമാധാനപ്പെടുത്തുകയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന അർജുനന്റെ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് ഭഗവാൻ സാന്ത്വനിപ്പിക്കുകയാണ്. ശ്ലോകത്തിൽ കശ്ചിത് ചിലർ ഏനം ഈ ആത്മാവിനെ ആശ്ചര്യവത് പശ്യതി ആശ്ചര്യം പോലെ കാണുന്നു, തഥൈവ അതുപോലെ തന്നെ അന്യഹ മറ്റൊരുവൻ ഏനം ഈ ആത്മാവിനെ ആത്മാവിനെ ആശ്ചര്യവത് വദതി ആശ്ചര്യമായിട്ട് ആശ്ചര്യകരമായി വദതിച്ച പറയുകയും ചെയ്യുന്നു. അന്യഹ മറ്റൊരുവൻ ഏനം ഈ ആത്മാവിനെ ആശ്ചര്യവത് ആശ്ചര്യം പോലെ ശ്രണോദിച്ച കേൾക്കുകയും ചെയ്യുന്നു. ശ്രുത്വ അപി കണ്ടിട്ടും പറഞ്ഞിട്ടും കേട്ടിട്ടും എന്നാൽ ചേർത്തോണം ഏനം കശ്ചിത് ന വേദ ഏവ ഇതിനെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടും കണ്ടിട്ടും കേട്ടിട്ടും ഒരുവനും ഏനം ന വേദ ഇതിനെ അറിയുന്നില്ല, ഇതിന്റെ യഥാർത്ഥമായി അറിയുന്നില്ല. അതുകൊണ്ട് ഇതിനെ ഒരുവനും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഭാഷകാരൻ മറ്റൊരു തരത്തിൽ കൂടെ വ്യാഖ്യാനിച്ചത്. അറിയുന്നവൻ ആശ്ചര്യം തന്നെ എന്നുകൂടി വ്യാഖ്യാനിച്ചു. എന്നുവെച്ചാൽ ഇവിടെ പറയുന്നത് സാമാന്യമായി ഇതിനെ ആരും അറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞാൽ ഇതിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അർജുനനും ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് അർജുനനെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അതാണ് കിം ത്വാം ഏവ ഏകം ഉപാലഭി എന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. അങ്ങനെ ഒരു വിഷയമാണിത്. അതാണ് ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഹ ആശ്ചര്യവശ്ചൈനം അന്യ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ഇവിടെയെല്ലാം ഇതിന്റെ ശ്ലോകാർത്ഥങ്ങൾ വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ടുകൊണ്ട് ഭാഷകാരൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അടുത്ത ഭാഷ അഥ ഇദാനീം പ്രകരണാർത്ഥം ഉപസംഹരതി. ഇപ്പൊ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി അടുത്ത ശ്ലോകം പറയുകയാണ്. ദേഹി നിത്യം അവധ്യോയം ദേഹി സർവസ്യ ഭാരത തസ്മാർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി യസ്മാത് ദേഹി ശരീരി നിത്യം സർവദാ സർവാവസ്ഥാസു അവധ്യോ നിരവയവത്വാ നിത്യത്വാച്ച. യസ്മാത് ദേഹി ശരീരി ഈ ശരീരത്തോടുകൂടിയിരിക്കുന്ന ഈ ആത്മാവ് നിത്യം സർവദാ സർവാവസ്ഥാസു അവധ്യ അവധ്യനാണ്, ഒരവസ്ഥയിൽ കൊല്ലാൻ കഴിയത്തില്ല ദേഹിയെ. നിരവയവത്വം അതായത് നിരവയവനാണ്, നിത്യത്വം അതുകൊണ്ട് തന്നെ നിത്യനാണ്. തത്ര അവധ്യോ അയം ദേഹേ ശരീരേ സർവസ്യ സർവഗതത്വ സ്ഥാവരാദിഷു സ്ഥിതോപി. സർവസ്യ ദേഹേ തത്ര അവധ്യോ അയം ഇത് അവധ്യനാണ് ദേഹേ ശരീരത്തിൽ സർവസ്യ എല്ലാ ഏത് ശരീരം നോക്കിയാലും ശരി ഒരു ശരീരത്തിനും ഞാൻ ഹനിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? സർവഗതത്വ സർവശരീരവ്യാപിയായിരിക്കുന്നു. സ്ഥാവരാധിഷ്ഠിതോഭി സ്ഥാവരങ്ങളിൽ പോലും സഞ്ചരിക്കുന്ന മനുഷ്യന് മാത്രമല്ല സ്ഥിരമായിരിക്കുന്ന വസ്തുക്കളിൽ പോലും ഇത് സ്ഥിതി ചെയ്യുന്നു. സർവസ്യ പ്രാണിജാതസ്യ ദേഹേ അവധ്യമാനിയപ്പേയം ദേഹി നവധ്യ സർവപ്രാണികളുടെയും ദേഹത്തിൽ അത് വധ്യമാനി പ്രാണികളുടെ ശരീരം നശിക്കുന്നതാണ്. ഗായം ദേഹി നവധ്യ ഈ ദേഹി ആത്മാവ് വധ്യനല്ല. യസ്മാത് തസ്മാത് അതുകൊണ്ട് ഭീഷ്മാദീനി സർവാണി ഭൂതാനുദ്ദേശ്യ ന ത്വം ശോചിതുമർഹസി. ഭീഷ്മാദി ഈ ജീവന്മാരെ സർവാണി ഭൂതാനി ഭീഷ്മ തുടങ്ങിയ ആരെക്കുറിച്ചും ഒരു ജീവന്മാരെ ഉദ്ദേശിച്ചിട്ടും നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. ന ത്വം ശോചിതുമർഹസി ആത്മാവ് സർവവ്യാപിയായി സർവശരീരങ്ങളിൽ ഇരിക്കുന്നു. അതിനാണ് ഇവിടെ ദേഹി ദേഹം എന്ന് പറയുന്നത്. ആത്മാവെന്നുള്ള ശബ്ദം ഇവിടെ അപൂർവമായി ഉപയോഗിക്കാറു. ചില ഭാഗങ്ങൾ ഉപയോഗിക്കാറുണ്ടെന്നാണ്. കൂടുതൽ സ്ഥലത്ത് ഉപയോഗിക്കുന്നത് ദേഹി എന്നാണ്. എന്തുകൊണ്ട്? കാരണം ദേഹത്തിലാണ് അവന്റെ ആത്മബുദ്ധി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ദേഹി എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത്. എപ്പോഴും ദേഹത്തെയാണ് താനെന്നറിയുന്നത്, അല്ലെങ്കിൽ ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനെ തന്റേതെന്നറിയുന്നു, ദേഹത്തെ താനെന്നറിയുന്നു. അത്തരമൊരു ബുദ്ധി രൂഢമായിരിക്കുന്നതുകൊണ്ട് അവിടെ ദേഹി എന്ന് പറയുന്നു. അപ്പോൾ ആ ദേഹത്തോടു കൂടിയവൻ അതിനെയാണ് താനെന്നറിയേണ്ടത്, ദേഹത്തെയല്ല, ദേഹത്തെ ധരിച്ചിരിക്കുന്നവൻ എന്ന് ദേഹസംബന്ധിയായി തന്നെ ഈ ആത്മാവിനെ ദേഹത്തിൽ നിന്ന് വേറിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേഹി എന്നുള്ള ശബ്ദം ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ദേഹമല്ല ദേഹി, ദേഹം വേറെ, ദേഹി വേറെ എന്ന് ദേഹത്തിൽ നിന്ന് വേറിട്ട് ആ ദേഹി അറിയാൻ വേണ്ടി ആ പറയുന്നു ഭാരത ശ്ലോകത്തിൽ. അതയോ അർജുന സർവസ്യ ദേഹി, എല്ലാ ശരീരങ്ങളിലും അയം ദേഹി, ഈ ദേഹി നിത്യം അവധ്യ, ഇത് എപ്പോഴും അവധ്യനായി തന്നെ ഇരിക്കുന്നു, നശിപ്പിക്കാൻ കഴിയാത്തതായി തന്നെ, കൊല്ലാൻ പറ്റാത്തതായി തന്നെ ഇരിക്കുന്നു. തസ്മാ, ഇക്കാര്യം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ സർവാണി ഭൂതാനി, ഒരു പ്രാണികളെക്കുറിച്ചും ത്വം നീ ശോചിതും നർവസി, ദുഃഖിക്കേണ്ട കാര്യമില്ല. ദേഹി നിത്യം അവധ്യോയം, ദേഹി സർവസ്യ ഭാരത, തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. ഇത്രയും ന്യായങ്ങളെല്ലാം പറഞ്ഞ് അർജുനനെ സമാധാനിപ്പിച്ചതിന് ശേഷം പിന്നെ ആ കർത്തവ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിനടുത്ത് ഭാഷ്യം, ഇഹ പരമാർത്ഥ തത്വാപേക്ഷായാ ശോകോ വാ മോഹോ വാ ന സംഭവതി ഇത്യുക്തം. ഇനി പരമാർത്ഥ തത്വാപേക്ഷായ, പരമാർത്ഥ തത്വത്തെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ, ആത്മതത്വത്തെ അപേക്ഷിച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ശോകോവ മോഹോവ എന്ന സംഭവം, ശോകമോഹങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല, അത് പറഞ്ഞു കഴിഞ്ഞു. ന കേവലം പരമാർത്ഥ തത്വ അപേക്ഷായാമേവ, അതുകൂടി പറയുക. ആ പരമാത്മാവിനെ കുറിച്ച് ചിന്തിച്ച് മാത്രമല്ല, പരമാർത്ഥ തത്വത്തെ അപേക്ഷിച്ച് മാത്രമല്ല, പിന്നെയോ അതിനടുത്ത് പറയുന്നു, സ്വധർമ്മമഭിചാവേക്ഷ്യ ർഹസി ധർമ്മയുദ്ധാശ്രയോന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ. സ്വധർമ്മമപി, സ്വധർമ്മ ക്ഷത്രിയസ്യ ധർമ്മ യുദ്ധം. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ സ്വധർമ്മം, തന്റെ ധർമ്മം, ആരുടെ? ക്ഷത്രിയന്റെ ധർമ്മം. അതെന്താണ്? യുദ്ധമാണ്, ക്ഷത്രിയന്റെ കർത്തവ്യമാണ് യുദ്ധം. തമപി അപേക്ഷ്യ, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടായാലും, ത്വം ന വികമ്പിതും പ്രചരിതും അർഹസി, നീ ചലിക്കേണ്ട കാര്യമില്ല, യുദ്ധത്തിൽ ഇളകേണ്ട കാര്യം ഇല്ല. വികമ്പിതും, അർത്ഥമെന്ന് പറഞ്ഞ പ്രചരിതും, യുദ്ധത്തിൽ നീ മാറിപ്പോകേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ധർമ്മ്യാത്, ധർമ്മയുക്തമായ, അതാണ് ധർമ്മ്യം. ധർമ്മ്യാത് ക്ഷത്രിയസ്യ സ്വാഭാവിക ധർമ്മാ, ഒരു ക്ഷത്രിയന് സ്വാഭാവിക, സ്വഭാവം കൊണ്ട് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അവന്റെ രജോഗുണം കൊണ്ട് അവന് വന്നുചേരുന്നതായ ധർമ്മം, സ്വഭാവം അവന്റെ ഗുണം, ആ ഗുണം കൊണ്ട് വന്നുചേരുന്നതായ ആ ധർമ്മത്തിൽ നിന്ന്. ആത്മസ്വാഭാവിക, സ്വസ്വഭാവമാണത്. ആത്മാന്ന് വെച്ചാൽ തന്റെ സ്വഭാവമാണ് ഇത്യഭിപ്രായ. സ്വഭാവം കൊണ്ട് വന്നു ചേരുന്നതാണ്. ക്ഷത്രിയന്റെ സ്വഭാവം എന്താണ്? രജസ്സാണ്. ആ രജസ് കൊണ്ട് വന്നു ചേരുന്നതാണിത്. തച്ച യുദ്ധം പൃഥ്വി ജയദ്വാരേണ ധർമാർത്ഥം പ്രജാരക്ഷണാർത്ഥം ചെയ്തി പരമം ധർമ്മ്യം, ധർമ്മത്തോടു കൂടിയത്, ധർമ്മയുക്തമായതെന്നാണ് ധർമ്മ്യം എന്ന് പറയുന്ന ശബ്ദത്തിനുള്ളത്. ധർമ്മശബ്ദത്തിൽ നിന്ന് യത് എന്നൊരു പ്രത്യയം വന്ന് ധർമ്മ്യം എന്നുള്ള രൂപം ശ്രദ്ധിക്കുന്നതാണ്. ധർമ്മ്യം എന്തുകൊണ്ട്? പൃഥ്വി ജയദ്വാരേണ, പൃഥ്വിയെ നേടി ധർമാർത്ഥം, ധർമ്മത്തിന് വേണ്ടി, പ്രജാരക്ഷണാർത്ഥം, പ്രജകളെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് യുദ്ധം. ഈ പരമം ധർമ്മ്യം. ക്ഷത്രിയൻ എന്തുകൊണ്ട് യുദ്ധം കർത്തവ്യമായിരിക്കുന്നു? ആ ക്ഷത്രിയന് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല, ആ ഭൂമിയെ ജയിച്ചിട്ട് ധർമ്മത്തെ നിലനിർത്തണം, ധർമ്മത്തെ, പ്രജകളുടെ ധർമ്മത്തെ നിലനിർത്തി പ്രജകളെ രക്ഷിക്കണം അധർമ്മികളിൽ നിന്നും. സമൂഹത്തിൽ അധർമ്മികൾ വന്നിട്ട് ധർമ്മത്തെ നശിപ്പിക്കും, ആ ധർമ്മത്തെ നശിപ്പിക്കുമ്പോൾ പ്രജകൾ നശിക്കും. അങ്ങനെ നശിക്കാതിരിക്കണമെങ്കിൽ ധർമ്മത്തെ നിലനിർത്താൻ, പ്രജയെ രക്ഷിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ യുദ്ധം ആവശ്യമായി വരും എന്നുള്ളത്. എന്തുകൊണ്ട്? അക്രമികളടുത്ത് സമാധാനം പറഞ്ഞാൽ വിജയിച്ചില്ലെന്ന് വരും. സമാധാനം മനസ്സിലാക്കുന്ന അക്രമികളാണെങ്കിൽ സമാധാനം പറഞ്ഞാൽ ചിലപ്പോൾ അത് പ്രയോജനപ്പെട്ടെന്ന് വരും. പക്ഷെ സമാധാനം പറഞ്ഞാൽ മനസ്സിലാക്കാത്തവരാണെങ്കിലോ? അങ്ങനെയുള്ള അക്രമികളാണെങ്കിൽ രാജാവിന്, പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ മറ്റൊരു വായുവിന്റെ രാജാവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്തേ മതിയാവും, അക്രമികളിൽ നിന്നും പ്രജകളെ രക്ഷിച്ചേ മതിയാവും. കാരണം പ്രജകളെ രക്ഷിക്കുന്നത് രാജാവിന്റെ ധർമ്മമാണ്, പ്രജകൾ സ്വയം രക്ഷിക്കുകയല്ല, ആ രക്ഷിക്കുന്ന ജോലി രാജാവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. രാജാവ് പ്രജകളിൽ നിന്നും കരം പിരിക്കുന്നതും മറ്റും എന്താണ്? അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രജകളെ രക്ഷിക്കണമെങ്കിൽ യുദ്ധം ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ യുദ്ധം കൂടിയേ തീരുമെന്ന് വരുന്ന സമയം, യുദ്ധം ഇല്ലാതിരിക്കുന്നതല്ല, പക്ഷെ അത് ഒഴിവാക്കാൻ കഴിയാതെ വന്നാൽ ധർമാദ് അനവേദം ധർമ്മ്യം, ധർമ്മയുക്തമായിരിക്കുന്നു ആ യുദ്ധമാണ്. അത് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ തസ്മാ ധർമ്മ്യാ യുദ്ധ, ആ ധർമ്മമായിരിക്കുന്ന യുദ്ധത്തിൽ നിന്നും. ഇത് സാധാരണ ധർമ്മബോധം നീതിബോധം പറയുകയാണ്. ശ്രേയ അന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ, ക്ഷത്രിയന് മറ്റൊരു ശ്രേയസ്സില്ല. അതുകൊണ്ട് എന്താണ് യുദ്ധം ചെയ്യാനാണ് അടുത്ത് പറയുന്നത്? യുദ്ധം ചെയ്തേ തീരൂ എന്നാണ് അർജുനനെ ഇവിടെ ഭഗവാൻ യുദ്ധത്തെ പ്രേരിപ്പിക്കുക. നമ്മുടെ മനസ്സിൽ യുദ്ധമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ യുദ്ധമല്ല ആഗ്രഹിക്കുന്നത്, സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ സന്ദർഭം വേറെയാണ്. ഇവിടെ പ്രജകളെ രക്ഷിക്കുന്നതിന് യുദ്ധമല്ലാതെ മറ്റൊരു ഉപായമില്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അത് സമാധാനം പരാജയപ്പെടുന്നിടത്ത് യുദ്ധം മാത്രമേ പിന്നെ ശേഷിക്കുന്നുള്ളൂ. അങ്ങനെ നിശ്ചയിക്കുന്ന ഒരു സ്ഥലം വരുമ്പോൾ, അവിടെ പിന്നെ യുദ്ധം ഒഴിവാക്കാൻ കഴിയാതെ വരുമ്പോൾ, യുദ്ധത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുമ്പോൾ, പിന്നെ യുദ്ധം ചെയ്തേ മതിയാകുമെന്ന് വരുമ്പോൾ, യുദ്ധം ചെയ്തില്ലെങ്കിൽ എന്തുവരും? പ്രജകളെ രക്ഷിക്കാൻ കഴിയാതെ വരും, നശിച്ചു, പ്രജകളെല്ലാം നശിക്കും. അതാണ് നമ്മുടെ ചരിത്രപരമായി നോക്കിയാലും അതാണ് സംഭവിച്ചത്. ഭാരതത്തിൽ തന്നെ പുറത്തുനിന്ന് അക്രമികൾ കടന്നു വന്നപ്പോൾ ഇവിടെയുള്ള രാജാക്കന്മാർ മന്ത്രതന്ത്രങ്ങളൊക്കെ ചെയ്ത് അവരെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചു. അവർ മന്ത്രവാദം ചെയ്തുകൊണ്ടിരുന്നു. അക്രമികൾ വന്നു ഇവിടെ എല്ലാം അക്രമിച്ച് കീഴ്പ്പെടുത്തി. അങ്ങനെയാണ് ഇവിടെ വിദേശാധിപത്യം ഇവിടെ വന്നു. ഗീത ഉപദേശമൊന്നും ഇല്ലാതെ പോയി. അത്തരം സന്ദർഭങ്ങൾ അക്രമിക്കാൻ വേണ്ടി തന്നെ വരുമ്പോൾ അവനെ മനപരിവർത്തനം വരുത്തണമെങ്കിൽ അതിന് അത് അസാധ്യമാണ്. ഇവിടെ ഭഗവാൻ വിചാരിച്ചിട്ടുകൂടി ദുര്യോധനന്റെയും മറ്റും മനപരിവർത്തനം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ദുര്യോധന അങ്ങനെ ഒരു വാസന ഉള്ള ഒരുവന്റെ മനസ്സിന് പരിവർത്തനപ്പെടുത്താൻ ആർക്ക് സാധ്യമല്ല. ദുര്യോധനെ എല്ലാവരും ഉപദേശിച്ചിട്ടുണ്ട്. സ്വന്തം പിതാവ് ഉപദേശിച്ചു, അമ്മ ഉപദേശിച്ചു, യുദ്ധത്തിൽ നിന്ന് പിന്മാറ ഉപദേശിച്ചു, വ്യാസൻ ഉപദേശിച്ചു, അവരെല്ലാം മോശക്കാരല്ല. ഭീഷ്മർ ഉപദേശിച്ചു, ദ്രോണൻ ഉപദേശിച്ചു, ഗുരുക്കന്മാരായി ആരെല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം ഉപദേശിച്ചു, സുഹൃത്തുക്കൾ ഉപദേശിച്ചു. യുദ്ധം ഏകദേശം അവസാനം ദുര്യോധനൻ മാത്രമേ ഉള്ളൂ എന്നുള്ള സന്ദർഭം വന്നപ്പോഴും അശ്വത്ഥമാവും സുഹൃത്ത് ഉപദേശിക്കുന്നുണ്ട്, ഇനിയെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിന്മാറി, യുദ്ധം ജയിക്കാൻ പോകുന്നില്ല, യുദ്ധത്തിൽ തീർച്ചയായും പരാജയപ്പെടും എന്ന് പറഞ്ഞിട്ടും ദുര്യോധന യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ കഴിഞ്ഞു. ഇത് ചെയ്തേ തീരും. അത്തരം ദുർവാസനയുള്ളവര് അത് യുദ്ധം ആക്രമിക്കാൻ വരുമ്പോൾ അവിടെ യുദ്ധം അല്ലാതെ വേറെ പോകുമ്പോഴൊന്നുമില്ല. യുദ്ധം ആവശ്യമായി വരുമ്പോൾ അത് ചെയ്തു തന്നെ തീരണമെന്നുള്ളതാണ് അവിടെ. അതാണ് ഗീത ഇവിടെ പറയുന്നത്. അത് ധർമ്മമായിരിക്കണം, ധർമ്മയുക്തമായിരിക്കണം. അതുകൊണ്ടാണ് അതിനെ ധർമ്മ്യം എന്ന് പറഞ്ഞത്. അതിനിവിടെ അർജുനോടത് പറയുകയാണ്, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് ആ ഗീത ഉപദേശം കേൾക്കാത്തതുകൊണ്ടാണ് ഇന്ത്യ വളരെ കാലം വിദേശാധിപത്യത്തിൽ കഴിയേണ്ടി വന്നു. അപ്പോൾ അവർ വേറെ വഴികളൊക്കെ സ്വീകരിച്ചു. അവിടെ അഹിംസ കൊണ്ട് യുദ്ധത്തെ നേടാൻ പറ്റത്തില്ല. പിന്നെ പരസ്പരം രാജ്യങ്ങൾ പിടിച്ചടക്കുന്നതിനും മറ്റും ചെയ്യുന്ന യുദ്ധത്തെയാണ് നിഷേധിക്കുന്നത്, രാജ്യ അതിർത്തി വർദ്ധിപ്പിക്കാനും വേണ്ടി. പക്ഷെ അക്രമികൾ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അവിടെ യുദ്ധമല്ലാതെ വരെ പോകണില്ല. അതുകൊണ്ട് അവിടെ സമാധാനം കൊണ്ടൊന്നും പറ്റത്തില്ല. യുദ്ധം ഒഴിവാക്കാൻ വയ്യാത്ത ഒരു സമയത്ത് അത് കൂടിയേ തീരും. സമാധാനം കൊണ്ടത് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ശരി, പക്ഷേ സമാധാനം പരാജയപ്പെടുന്നിടത്ത് ഒരിക്കലും യുദ്ധമല്ലാതെ വേറെ പോകാൻ വഴിയില്ല. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ ഇവിടെ അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയാണ്, ധർമ്മയുദ്ധം. അതുകൊണ്ട് ഗീതയ്ക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ആ ദോഷം നമ്മൾ സഹിച്ചേ തീരും. ഗീതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞില്ലാന്ന് വ്യാഖ്യാനിച്ച് ഇതിന്റെ രക്ഷകന്മാരാകുന്ന നല്ലതും ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ദോഷം വരുന്നുണ്ടെങ്കിൽ അത് നമ്മളങ്ങ് സ്വീകരിക്കുക, അതിനുള്ളതാണ്. എന്തായാലും ഇല്ലാത്തത് പറയാതിരിക്കുക. ആർജവം അവനവന്റെ ബുദ്ധിക്ക്, പറയുന്നവന്റെ ബുദ്ധിക്ക് ഒരു ആർജവം അതെന്തായാലും വേണം. ഒന്നിനെ മറ്റൊന്നായി വ്യാഖ്യാനിക്കാൻ പറ്റും, ഏതിനും എന്തായിട്ടും വ്യാഖ്യാനിക്കാം. അതൊക്കെ ബുദ്ധി കൗശലം. ബുദ്ധി കൗശലം കൊണ്ട് ഏതിനെയും നമുക്ക് ഏതായിട്ടും വ്യാഖ്യാനിച്ചെടുക്കാം. പക്ഷെ അതല്ല ഉള്ളതിനെ അതുപോലെ തന്നെ പറയുക. ഇവിടെ ഭഗവാൻ പറയുന്ന അതാണ്, യുദ്ധം ചെയ്യാൻ തന്നെ ആവശ്യപ്പെടുകയാണ്. അതല്ലാന്ന് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും. വ്യാഖ്യാനിക്കുന്ന ഇതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപദേശത്തിന് അല്ലെങ്കിൽ ഗീതയ്ക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വരുമെന്ന് കരുതിയിട്ടാണ്. ദോഷമൊന്നും വരുന്നില്ല, അത് മറ്റൊരു കാര്യം. ദോഷം വരുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ വ്യാഖ്യാനം. അങ്ങനെ ഒരു ദോഷം വരുമെന്നുണ്ടെങ്കിൽ അത് വന്നോട്ടെ, നമ്മുടെ കുറ്റമല്ല. ഭഗവാന്റെ കുറ്റത്തിന് തിരുത്താൻ നമ്മളാരാ? നമ്മൾ ആരുമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ. സ്വധർമ്മം അപേക്ഷ അപി, സ്വധർമ്മം എന്ന് ചിന്തിച്ചിട്ടായാലും ത്വം വികമ്പിതും നർഹസി, നീ ഇളകാൻ പാടില്ല, എന്നുവെച്ചാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. ക്ഷത്രിയസ്യ, ക്ഷത്രിയന് ധർമ്മ്യാത് യുദ്ധാത്, ധർമ്മയുക്തമായ യുദ്ധത്തിൽ നിന്നും അന്യശ്രേയ, ശ്രേയസ്കരമായി മറ്റൊന്നും തന്നെ ന വിദ്യതി, ഇല്ല. ആധർമ്മത്തിനെതിരായ ആ യുദ്ധം, ആ യുദ്ധത്തിൽ നിന്നും ശ്രേയസ്കരമായി മറ്റൊന്നും തന്നെ ഇല്ല എന്ന്. അതുകൊണ്ട് യുദ്ധം എന്ന് പറയുമ്പോൾ ധർമ്മ്യം എന്നുള്ളതിനെ പ്രത്യേകിക്കണം. അത് അവശ്യം പ്രാപ്തമാവുന്ന യുദ്ധമാണ്, അന്യരെ കയറി ആക്രമിക്കുന്ന യുദ്ധമല്ല, അങ്ങനെയുള്ള യുദ്ധമല്ല, അല്ലാത്ത യുദ്ധം. അത് വേണ്ടതാണ്, കൂടിയ തീരൂ എന്നാണ്. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാധി യുദ്ധാത് ശ്രേയോന്യൻ ക്ഷത്രിയസ്യ ന വിദ്യതേ യദൃച്ഛയാ ചോപപന്നം സർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയാ പാർഥ ലഭന്തേ യുദ്ധമീദൃശം. വീണ്ടും അന്നത്തെ ആ കാലത്ത് യുദ്ധത്തിന് ക്ഷത്രിയന്മാരെങ്ങനെ കണ്ടിരുന്നു അത് അനുസരിച്ചുകൂടെ പറയുകയാണ്. കുതശ്ച തദ്യുദ്ധം കർത്തവ്യം. എന്തുകൊണ്ട് യുദ്ധം കർത്തവ്യമായി വരുന്നു ഇവിടെ ഭാഷകാരൻ? എതിർച്ഛയാച അപ്രാർത്ഥിതതയാ ഉപപന്നം ആഗതം സ്വർഗദ്വാരം. സ്വർഗദ്വാരം അപാവൃതം ഉദ്ഘാടിതം, സ്വർഗ കവാടം തുറന്നിരിക്കുകയാണ്. സ്വർഗദ്വാരം, സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടം എതിർച്ഛയാ തുറന്നിരിക്കുന്നത് പോലെയാണ് യുദ്ധം വന്നിരിക്കുന്നത്. ഉദ്ഘാടിതം ഏതത് ഈദൃശം യുദ്ധം ലഭന്തേ ക്ഷത്രിയ. അങ്ങനെയാണ് ക്ഷത്രിയൻ കരുതുന്ന യുദ്ധത്തെ നടത്തുന്നത്. അർജുനന്റെ ആ ക്ഷാത്ര വീര്യത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. കിം നഹ സുഖിനഹസ്തി, എന്ത് അവർ സുഖിമാന്മാരല്ലേ? യുദ്ധം കൊണ്ടവർ സുഖിമാന്മാരാകുന്നില്ലേ? സ്വർഗപ്രാപ്തിയിലൂടെ ശ്ലോകത്തിൽ എന്തയോ അർജുന, അപാവൃതം സ്വർഗദ്വാരം എതിർശ്യ ഉപപന്നം, അപാവൃതമായ തുറക്കപ്പെട്ടതായ സ്വർഗകവാടം ഇതാ യാദൃശ്ചികമായി വന്നു ചേർന്നിരിക്കുകയാണ്, പ്രാപ്തമായിരിക്കുന്നു. യാദൃശ്ചികം എന്നതുപോലെ എന്നർത്ഥം, പ്രാപ്തമായിരിക്കുന്നു. അതുകൊണ്ട് ഈദൃശം യുദ്ധം സുഖിനഃ ക്ഷത്രിയാഹ ലഭന്തേ, ഇത്തരത്തിലുള്ള യുദ്ധം ധർമ്മയുദ്ധം സുഖിനഃ ക്ഷത്രിയ, പുണ്യവാന്മാരായ ക്ഷത്രിയന്മാർക്ക് ലഭിക്കുന്നതാണ്. സുഖികൾ എന്ന് വെച്ചാൽ പുണ്യവാന്മാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള യുദ്ധം ലഭിച്ചിട്ട് ക്ഷത്രിയൻ സ്വർഗപ്രാപ്തി നേടുന്നില്ലയോ എന്നാണ് ചോദ്യം. അത് അന്നത്തെ ധർമ്മശാസ്ത്രം അനുസരിച്ച് പറയുകയാണ്, ക്ഷത്രിയന് യുദ്ധം ചെയ്ത് വീരസ്വർഗം പ്രാപിക്കാം എന്നുള്ള ആ നീതി അനുസരിച്ച് ഇവിടെ പറയുകയാണ്. അങ്ങനെ ചിന്തിച്ചിട്ടായാലും ശരി, ക്ഷത്രിയനെ ബാല്യം മോനെ പഠിപ്പിക്കുന്നതാണ് ഈ വീരസ്വർഗത്തെക്കുറിച്ചും മറ്റും. അതെല്ലാം അർജുനൻ ഇപ്പം മറന്നിരിക്കുകയാണ്, അതുകൊണ്ട് അതിനെ ഓർമ്മിപ്പിക്കുകയാണ്. യുദ്ധമുറകളെല്ലാം പഠിപ്പിക്കുമ്പോൾ തന്നെ വീരസ്വർഗത്തെക്കുറിച്ചും പഠിപ്പിക്കും, അതിനാ നീ മറന്നുപോയോ എന്നാണ്. വീരസ്വർഗം പ്രാപിക്കേണ്ടതായി യുദ്ധത്തിൽ നിന്ന് നീ എന്തിനു പിന്മാറണം എന്നാണ്. എതിർച്ഛയാ ചോപപന്നം സ്വർഗദ്വാരം അപാവൃതം സുഖിന ക്ഷത്രിയാ പാർത്ഥ ലഭന്തേ യുദ്ധം ഈദൃശം. അപ്പൊ ഏത് തരത്തിലും അർജുനനെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരിക, അതാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി എന്തെല്ലാം ധർമ്മങ്ങളും ന്യായങ്ങളും നീതികളും ബോധിപ്പിക്കാമോ അതെല്ലാം ആദ്യ ആത്മതത്വം പറഞ്ഞു. അത് ദുർഗ്രഹമാണ്, അത് വേണ്ടത്ര ഫലപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ ലൗകികമായ ന്യായങ്ങൾ പറയുകയാണ്. ധർമ്മശാസ്ത്രം, നീതിശാസ്ത്രം ഇതിനെല്ലാം ഓർമ്മിക്കുകയാണ്. ഇതെല്ലാം അർജുനൻ അധ്യയനം ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് സാമാന്യ ധർമ്മമനുസരിച്ചും ക്ഷത്രിയ ധർമ്മമനുസരിച്ചും ക്ഷത്രിയൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. പിന്മാറിയാൽ വരുന്ന ദോഷങ്ങൾ എന്താണ്? അതാണ് പറയുന്നത്, ഏവം കർത്തവ്യത പ്രാപ്തമഭി. സ്വകർത്തവ്യമായി വന്നിരിക്കുകയാണ് യുദ്ധം, അത് ചെയ്യാതിരുന്നാലോ? അധ ചേത്വം ഇമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി സ്വധർമ്മം കീർത്തിം ച ഇത്വാ പാപം അവാപ്സ്യസി. അഥ ചേത്വം ഇമം ധർമ്മ്യം ധർമാദനവേദം വിഹിതം സംഗ്രാമം യുദ്ധം ന കരിഷ്യതി ചേത്. പറയുന്നു, ത്വം ഇമം ധർമ്മ്യം ധർമ്മ്യമായ ധർമാദനഭേദം, ധർമ്മം നഷ്ടപ്പെടാത്തതായ, ധർമ്മമുള്ളതായ, വിഹിതം സമ്മതമായ, ശാസ്ത്രസമ്മതമായ സംഗ്രാമം ഈ യുദ്ധം നഗരിഷ്യതി ചെയ്യാതിരുന്നാലോ, യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാലോ? തദകരണാ, അതുകൊണ്ട്, അത് ചെയ്യാത്തത് കൊണ്ട്. സ്വധർമ്മം കീർത്തിഞ്ച, സ്വധർമ്മം അത് കീർത്തിയും മഹാദേവാദി സമാഗമ നിമിത്താം ഹിത്വാ കേവലം പാപം അവാപ്സ്യസി. അർജുനൻ മുമ്പ് തന്നെ യുദ്ധത്തിനൊക്കെ വരുമ്പെടുന്നതിന് മുമ്പ് തന്നെ പാശുപതാസ്ത്രത്തിന് വേണ്ടി മഹാദേവനോട് ഏറ്റുമുട്ടിയാളാണ്. മഹാദേവാദി സമാഗമ നിമിത്താം, കിരാതവേഷത്തിൽ വന്ന ശിവനോട് യുദ്ധം ചെയ്തതാണ്. അതുകൊണ്ടുണ്ടായ അകൃത്യമെല്ലാം കേവലം പാപം അവാപ്സ്യസി. ആ സൽകൃത്യമെല്ലാം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല പാപം അതിനെയും പ്രാപിക്കും. ക്ഷത്രിയധർമ്മം അനുസരിച്ച്, ധർമ്മശാസ്ത്രം അനുസരിച്ച് ഒരാൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പാപമാണ് ഫലം, പാപം നിനക്കുണ്ടാകും. അതുകൊണ്ട് നീ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയരുത്, യുദ്ധം ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ്. അതേ മറിച്ച് അതാ മറിച്ച് ത്വം നീ ഇമം ധർമ്മ്യം സംഗ്രാമം, ഈ ധർമ്മയുക്തമായിരിക്കുന്ന സംഗ്രാമം യുദ്ധം ന കരിഷ്യസി ചെയ്യാതിരുന്നാൽ തഥ അക്കാരണം കൊണ്ട് സ്വധർമ്മം കീർത്തിം ജഹിത്വ, സ്വധർമ്മത്തെയും കീർത്തിയെയും ത്യജിച്ചിട്ട് പാപം അവാപ്സ്യസി, പാപത്തെ പ്രാപിക്കുന്നു. നേരത്തെ അർജുനൻ എന്താണ് പറഞ്ഞത്? ഈ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പാപമേ ആശ്രയേതസ്മ ഹത്വീത ആദതായിന, ഈ ആദതായികളെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് പാപം വരുമെന്നാണ് പറഞ്ഞത്. അതാണ് അർജുനന്റെ യുക്തി. ഇവിടെ ഭഗവാൻ പറയുന്ന എന്താണ്? ഇവരെ കൊല്ലാതിരുന്നു കഴിഞ്ഞാൽ നിനക്ക് പാപം വരും യുദ്ധത്തിൽ നിന്നും. ക്ഷത്രിയെ സംബന്ധിച്ച് അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ധർമ്മശാസ്ത്രമാണ് പ്രമാണം, സ്മൃതികളാണ് പ്രമാണം. മറിച്ചാണ് സംഭവിക്കുന്നത്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ പാപം നിനക്ക് വരും. അല്ല, നീ കരുതുന്നത് പോലെയല്ല, മറിച്ചാണ് സംഭവിക്കുന്നതെന്ന് അത് അർജുനനോടെ പറയുന്നതും ധർമ്മനീതി അനുസരിച്ചാണ്. ഇവിടെ ഭഗവാൻ പറയുന്നതും ധർമ്മം അനുസരിച്ചാണ്. യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഒരു ക്ഷത്രിയന് അവകാശമില്ല. അത് മാറിക്കഴിഞ്ഞാൽ പാപമുണ്ടാകും, തിരിച്ചാണ് സംഭവിക്കുന്നതെന്നാണ്. അത ചേത്വം ഇമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിർ മരണാദതിരിച്യതേ ന കേവലം സ്വധർമ്മ കീർത്തി പരിത്യാഗ, യുദ്ധം ചെയ്യാതിരിക്കുന്നുകൊണ്ട് സ്വധർമ്മത്തെ ഉപേക്ഷിക്കുക, കീർത്തിയെ പരിത്യജിക്കുക, ഇത് മാത്രമല്ല പിന്നെയോ അകീർത്തിം ജാപി ഭൂതാനി കഥയിഷ്യന്തി തേ തവ അമ്പ്യയാം ദീർഘകാലാം. ഭൂതാനി എല്ലാവരും, പ്രാണികളെല്ലാവരും, മനുഷ്യരെല്ലാം തേ തവ നിന്റെ അകീർത്തിം ദുഷ്കീർത്തിയെ കഥയിഷ്യന്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. എപ്പോ അമ്പ്യയാം ദീർഘകാലാം, ജനങ്ങളത് മറക്കാതെ വരും കാലങ്ങളിലെല്ലാം നിന്റെ ഈ ദുഷ്കീർത്തിയെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എങ്ങനെ? ധർമാത്മാ ശൂര ഇത്തീവ മാതിഭിർ ഗുണൈഹി സംഭാവിതസ്യ ച അകീർത്തിഹി മരണാദ് അതിരിച്യതേ സംഭാവിതസ്യ ച അകീർത്തിയർ വരം മരണം ഇത്യർത്ഥ. അർജുനനെ കുറിച്ച് എല്ലാവരും എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ധർമാത്മാ, ധർമാത്മാവാണ്, ധർമ്മസ്വരൂപനാണ്, ധർമ്മത്തെ അറിഞ്ഞവനാണ്, ശൂരനാണ്. ഇത്യവമാതിഭിർ ഗുണേഹി ഇത്തരം ഗുണങ്ങളാൽ സംഭാവിതസ്യ പൂജിതൻ, സംഭാവിതനാണ്, നീ പൂജിതനാണ്, ലോകം മുഴുവൻ നിന്നെ പൂജിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള നിനക്ക് അകീർത്തിഹി ഈ ദുഷ്കീർത്തി മരണാത് അതിരിച്ചതേ സംഭാവിതസ്യ അകീർത്തിഹി വരം മരണം. പൂജിക്കപ്പെട്ട ഒരുവന് ദുഷ്കീർത്തി എന്ന് പറയുന്നത് ക്കാൾ നല്ലതെന്താണ്? മരണമാണ് ശ്രേഷ്ഠം. അതുകൊണ്ട് യുദ്ധത്തിൽ നീ മരിച്ചോ, എന്നാലും അതും നല്ലതാണ്. എന്തുകൊണ്ട്? നീ അത്രമാത്രം ലോകത്ത് ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക് നീ പൂജിക്കപ്പെട്ടവനാണ്. അവന് ഇനി അക്കാര്യത്തിൽ ദുഷ്കീർത്തി ഉണ്ടാകുക. ഏതൊരു വിഷയത്തിലാണോ പൂജിക്കപ്പെട്ടത് ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്കാണ്, അതേ വിഷയത്തിൽ തന്നെ നീ ചീത്ത പേര് കേൾക്കുക. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഭേദം മരണം തന്നെയാണ് എന്നർത്ഥം. അർജുനന് നേരത്തെ എന്താണ് പറഞ്ഞത്? ഇതിന് ഞാൻ മരിക്കുന്നതാണ് ഇതിന് നല്ലത്. പക്ഷേ ഭഗവാൻ പറയുന്നു അതല്ല, നീ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞാലുണ്ടാകുന്ന ദുഷ്കൃതി അതിനേക്കാൾ വലുത് നിനക്ക് മരണം തന്നെയാണ്. ആ അർജുനൻ പറഞ്ഞ ഓരോ സംശയങ്ങൾക്കൂടെ മറുപടി പറയുകയാണ്. ഇതിന് പിന്തിരിയുന്നതാണ് വാസ്തവത്തിൽ ഏറ്റവും മോശമായിട്ടുള്ളത്. അതിനും നല്ലത് നീ മരണം മരിക്കുന്നതാണ് എന്നത് കൊണ്ട് യാതൊരു കാരണവശാലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി ദിവ്യയാം സംഭാവിതസ്യ ചാകീർത്തിർ മരണാത് അതിരിച്യതേ ഭയാദ്രണാത് ഉപരതം മംസ്യന്തി ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. കിഞ്ച ഭയാതിരി ഭയാ കർണാദിഭ്യോ ഋണാദ് യുദ്ധാദ് ഉപരതം നിവൃത്തം മംസ്യന്തി ചിന്തയിഷ്യന്തി ന കൃപയാ ഇതി ത്വാം മഹാരഥാഃ ദുര്യോധന പ്രവൃതയഃ. അത് മാത്രമല്ല, എന്താണ് ഭയാ ഭയം കൊണ്ട്, ആര് ഭയം നിട്ട്? കർണാദിഭ്യോ കർണനീ മറ്റും ഭയം നിട്ട്, ഋണാദ് യുദ്ധാദ് ഉപരതം നിവൃത്തം പിന്മാറി, മംസ്യന്തി ചിന്തയിഷ്യന്തി കരുതം എന്ന കൃപയാ, അല്ലാതെ ഈ പറഞ്ഞ കൃപ കൊണ്ടൊന്നുമല്ല, ഭയം കൊണ്ടാണ് നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതെന്ന് കരുതും. ആര്? ത്വാം മഹാരഥ ദുര്യോധന പ്രവൃത്തികൾ, ദുര്യോധനും മറ്റും അതങ്ങനെ തന്നെ കരുതും. അല്ലാതെ നിനക്ക് ഈ പറഞ്ഞ സ്നേഹം കൊണ്ട് നീ അവരെ കൊല്ലാനുള്ള മടി കൊണ്ട് പിന്മാറി എന്ന് ആരും കരുതത്തില്ല. അതുകൊണ്ട് യേഷാം ചത്വം ദുര്യോധനാദീന ബഹുമതോ ബഹുഭിർ ഗുണേഹി യുക്ത ഇത്യേവം മത. ദുര്യോധനും മറ്റും എന്താണ്? ശത്രുക്കളാണെങ്കിലും അവരെല്ലാം നിന്നെ ബഹുമാനിക്കുന്നവരാണ്. ബഹുമത അവരെല്ലാം പറയുന്ന എന്താണ്? ബഹുഭിർ ഗുണേഹി യുക്ത, നീ സദ്ഗുണങ്ങൾ ഒരുപാടുള്ളവനാണ്, ധീരനാണ്, വീരനാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത്യേവം മത എന്നാണ് അവരുടെ അഭിപ്രായം. ബഹുമതോ ഭൂത്വ, അങ്ങനെ നിന്റെ ശത്രുക്കൾ പോലും മാനിക്കുന്നവനായ നീ പുനഃ ത്വം യാസ്യസി ലാഘവം ലഘുഭാവം, നീ അവിടെ എന്ത് ചെയ്യും? നീ വളരെ നിസ്സാരനായി പോവും, ലാഘവത്തെ പ്രാപിക്കും, നിസ്സാരനായി പോവും. ശത്രുക്കൾ പോലും ബഹുമാനിക്കുന്ന നീ അല്പനായി പോകും എന്നത്. തേ മഹാരഥാഹ മന്ത്രത്തിൽ ആ മഹാരഥന്മാർ ത്വാം നിന്നെ ഭയാത് ഋണാത് ഉപരതം വംശ്യന്തി ഭയം കൊണ്ട് ഋണാത് യുദ്ധത്തിൽ നിന്നും ഉപരതം പിന്മാറിയവനായി വംശ്യന്തി കരുതും. യേഷാം ഏതൊരുവർക്കാണോ ത്വം നീ ബഹുമത ബഹുമാന്യനായി തീർന്നത് ഭൂത്വ ഭവിച്ചത് അങ്ങനെ ഭവിച്ചിട്ട് ലാഘവയാസ്യസി നീ ലാഘവത്തെ പ്രാപിക്കും. യേഷാം മഹാരഥാനാം ത്വം ബഹുമത നീ ബഹുമതനായി തീർന്നത് തേഷാം അവർക്കെന്നർത്ഥം. ഏതൊരു മഹാരഥന്മാർക്കാണോ നീ ബഹുമാന്യനായി തീർന്നത് അവർക്ക് ആ ബഹുമതിയെ പ്രാപിച്ചിട്ട് നീ ലാഘവം യാസ്യസി നിസ്സാരനായി തീരും, നിന്നവർ വളരെ ലഘുവായി കാണും. അതുകൊണ്ടും യുദ്ധത്തിൽ നിന്ന് പിന്മാറരുത് എന്നാണ്. ഭയാദ്രണാത് ഉപരതം മംസ്യന്തി ത്വാം മഹാരഥാഃ യേഷാം ചത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം അവാച്യ വാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം നു കിം. അവാച്യവാദാൻ അവാച്യവാദാൻ അവക്തവ്യാൻ വാദാംശ അവക്തവ്യാൻ പറയാൻ പാടില്ലാത്ത വാദാൻ വാക്കുകൾ പറയാൻ പാടില്ലാത്ത പലതും ബഹൂൻ അനേക പ്രകാരാൻ പലതരത്തിൽ വദിഷ്യന്തി പറയും. ആര്? തവാഹിതാഹ നിന്റെ അഹിതന്മാരാര് ശത്രവ ശത്രുക്കൾ നിന്ദന്തഹ കുസ്സയന്തഹ തവ ത്വദീയം സാമർഥ്യം നിന്റെ എല്ലാ സാമർഥ്യങ്ങളെയും അവർ നിന്ദിക്കും എങ്ങനെ നിവാദ കവചാദി യുദ്ധനിമിത്തം അർജുനൻ യാത്ര പ്രസ്ഥാന സമയത്ത് പല അസുരന്മാരെയും പലരോടും യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതിൽപ്പെടുന്നവനാണ് നിവാദ കവചന്മാരും മറ്റും മഹാഭാരതത്തിൽ അത്ര യുദ്ധ സന്ദർഭങ്ങളെ കുറിച്ചെല്ലാം പറയുന്നുണ്ട് പലരെയും പരമശിവൻ നിവാദ കവചൻ തുടങ്ങി പലരെയും യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിനക്കുണ്ടായ സാമർഥ്യത്തെ എല്ലാം അവർ ദുഷിക്കും അന്ന് നിന്റെ സാമർഥ്യമല്ല എന്ന് പറയും തത് തസ്മാത് നിന്ദാപ്രാപ്തിയർ ദുഃഖ ദുഃഖതരം നുകിം ആ നിന്ദയേക്കാൾ വലിയ ദുഃഖം എന്താണ് നിന്ദാപ്രാപ്തേഹി ദുഃഖ നിന്ദ കൊണ്ടുവരുന്ന ആ ദുഃഖം ആ ദുഃഖത്തെക്കാൾ ദുഃഖതരം ദുഃഖതരമായിട്ട് എന്താണുള്ളത് തഥ കഷ്ടതരം ദുഃഖം നാസ്തി അതിനും വലിയ ദുഃഖം ഇന്ന ഒരു വീരനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം നിന്ദയിൽ നിന്നുണ്ടാകുന്ന ദുഃഖമാണ് വലുത് അതിനും വലിയ ദുഃഖം എന്താണ് അതുകൊണ്ടും നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല തവ സാമർഥ്യം നിന്റെ സാമർഥ്യത്തെ നിന്ദന്തഹ നിന്ദിക്കുന്നവരായ തവ അഹിതാഹ നിന്റെ ശത്രുക്കൾ തവ സാമർഥ്യം നിന്ദന്തഹ തവ അഹിതാഹ അവാച്യവാദാൻ പറയാൻ പാടില്ലാത്തതായ വാക്കുകളെ ബഹൂൻ അവാച്യവാദാൻ പലതും വദിഷ്യന്തി പറയും പറയാൻ പാടില്ലാത്ത പലതും പറയും ഇതിനെ കുറിച്ച് തഥ അതിനും ദുഃഖതരം വലിയ ദുഃഖം കിംനു എന്താണുള്ളത് അതിനും വലിയ ദുഃഖമുണ്ടോ അതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറരുത് എന്നാണ് അവാച്യ വാദാംശ ബഹൂൻ പദിഷ്യന്തി തവാഹിതാഹ നിന്ദന്തസ്തവ സാമർഥ്യം തദോ ദുഃഖതരം നുഹിം ഇത്രയും പറഞ്ഞു വന്നതിനു വേണ്ടിയിട്ടാണ് അതാണ് ഇവിടെ പറയുന്നത് ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസി മഹീം തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ യുദ്ധേ പുനഃക്രിയമാണേ കർണാദിഭി കർണനും മറ്റും കണ്ണനോടും മറ്റും യുദ്ധം ചെയ്തു കഴിഞ്ഞാലോ ഭാഷകാരൻ പറയുന്നു ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം മരിച്ചു കഴിഞ്ഞാൽ നീ സ്വർഗത്തെ പ്രാപിക്കും ഹതഹസൻ സ്വർഗം പ്രാപ്സ്യസി മരിച്ചാൽ സ്വർഗത്തെ പ്രാപിക്കും ജിത്വാവാ കർണാദീൻ സൂരാൻ ഭോക്ഷ്യസേ മഹീം കർണാദി സൂരന്മാരെ ജയിച്ചു കഴിഞ്ഞാലോ മഹീം ഭോക്ഷ്യസേ ഈ ഭൂമിയെ അനുഭവിക്കും ഉഭയദാപി രണ്ടു തരത്തിൽ നോക്കിയാലും തവ ലാഭയേമീത്തി അഭിപ്രായം നിനക്ക് ലാഭം തന്നെയാണ് യഥേവം അതുകൊണ്ട് തസ്മാത് അതുകൊണ്ട് ഉത്തിഷ്ഠ കൗന്ദേയ എഴുന്നേൽക്കൂ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ യുദ്ധത്തിന് ഉരുമ്പടു കൃതനിശ്ചയം നിശ്ചയം ചെയ്യൂ ഇതുവരെയുള്ള നിശ്ചയം എന്ന് പറയുന്നത് സന്യാസത്തിനാണ് അതുപോലെ യുദ്ധത്തിന് തന്നെ നിശ്ചയിക്കൂ ജിഷ്യാമി ശത്രുൻ മനുഷ്യാമി വാ ഇത് നിശ്ചയം കൃത്വ ഒന്നുകിൽ ഞാൻ ശത്രുക്കളെ ജയിക്കും അല്ലെങ്കിൽ മരിക്കും എന്ന് യുദ്ധായ കൃതനിശ്ചയ യുദ്ധത്തിന് തയ്യാറാകുന്നതാണ് ഇതിനും സ്പഷ്ടമായി ഒരു യുദ്ധപ്രേരണ ഇവിടെയില്ല സ്പഷ്ടമായി പറയുകയാണെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകും അതായത് അർജുനന്റെ രണ്ടു തരത്തിൽ ഒന്ന് ആത്മതത്വത്തെ ബോധിപ്പിച്ചിട്ട് ശോകമോഹങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നു മറ്റൊന്ന് ധർമ്മ നീതിശാസ്ത്രമനുസരിച്ച് ക്ഷത്രിയ ധർമ്മത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നു രണ്ടു തരത്തിലായാലും അർജുനനിവിടെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണ് ഇത്രയും വ്യക്തമായി ഭഗവാൻ പറഞ്ഞിട്ടും എന്താണ് ഭഗവാൻ പറഞ്ഞത് അർജുനന് മനസ്സിലാകാത്തതുകൊണ്ടാണ് അർജുനൻ യുദ്ധം ചെയ്തത് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. സ്ത്രീ പറഞ്ഞിട്ട് അർജുനനെക്കാളും ബുദ്ധി വ്യാഖ്യാനിക്കുന്നവനുണ്ടെന്നർത്ഥം. അർജുനന് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി എന്നാണ് എന്ന് പറയുന്നവരുണ്ട്. അതഹ കൗന്ദേയ അടുത്ത് പറയുന്നുണ്ട്, അയ്യോ കൗന്ദേയ ഹതഹ മരിച്ചു കഴിഞ്ഞാലോ സ്വർഗം പ്രാപ്സ്യസി, സ്വർഗത്തെ പ്രാപിക്കും. ജിത്വാവ ജയിച്ചിട്ടാണെങ്കിലോ മഹീം ഭക്ഷ്യസി, ഭൂമിയെ അനുഭവിക്കും. തസ്മാ അതുകൊണ്ട് യുദ്ധായ കൃതനിശ്ചയ, യുദ്ധം ചെയ്യുന്നതിന് നിശ്ചയിച്ചവനായി ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ എന്ന് പറയുക. ഇത്രയും രണ്ടു തരത്തിൽ ആത്മാവിന്റെ സ്വരൂപത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ധർമ്മത്തെ നീതിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇവിടെ എന്ത് ചെയ്യുന്നു, യുദ്ധത്തിന് തയ്യാറാക്കുകയാണ് അർജുനൻ സ്പഷ്ടമായിട്ട്. അതോ വാ പ്രാപ്സ്യസി സ്വർഗം, ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം, തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ, യുദ്ധായ കൃതനിശ്ചയ. ഇവിടെ ഇത്രയും ഭാഗങ്ങളും ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം പലരും പല വ്യാഖ്യാതാക്കളും ഇവിടെയൊന്നും ഭഗവാൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ പറയുന്നേ ഇല്ല എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിന് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനുള്ള കാരണം ഇതാണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗീത യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ശാസ്ത്രമായി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മോശമാണ്, കാരണം ബൈബിളിലെല്ലാം സമാധാനം പറയുന്നു, ഗീതയിൽ യുദ്ധം പറയുന്നു. അതുമായിട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ്, അത് പുറമേ പറയത്തില്ല. അവിടെ സമാധാനം പറയുന്നു, ഇവിടെ യുദ്ധം പറയുന്നു. അപ്പം നമ്മുടെ മതഗ്രന്ഥം മോശമായി പോകും. അതിനെ മോശമാക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് എന്താണ് ഭഗവാനെ തിരുത്തുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അർജുനൻ എന്താ ചെയ്ത്, അത് യുദ്ധമല്ലേ എന്ന് ചോദിച്ചാൽ അത് അർജുനന് മനസ്സിലാകാത്തതുകൊണ്ടാണ് എന്നും പറയും. അർജുനനെക്കാളും വിവരമുള്ള ഭഗവാന്റെ മുമ്പിൽ നിന്ന് കേട്ടിട്ട് അർജുനന് മനസ്സിലായില്ല. അപ്പം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് കേട്ടപ്പോൾ വ്യാഖ്യാനിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്, പറഞ്ഞല്ലോ ഭഗവാൻ പറഞ്ഞല്ലോ. അർജുനനെക്കാളും എത്രയോ ശ്രേഷ്ഠന്മാരാണ്. ഇവരെ അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഭഗവാൻ അർജുനനെ വിട്ടിട്ട് ഇവരെ തന്നെ ഉപദേശിച്ചു. കിട്ടാത്തത് ഭഗവാന്റെ നിർഭാഗ്യം. അതുകൊണ്ട് ഈ പാവപ്പെട്ട അർജുനനെ കിട്ടി, അർജുനനെ ഉപദേശിച്ചു എന്ന് നമുക്ക് തോന്നി പോകാൻ രീതിയിൽ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. നമ്മളത് അങ്ങനെയൊന്നും നമ്മൾ ഭഗവാനെയും ഗീതയൊന്നും രക്ഷിക്കേണ്ട കാര്യമില്ല. അതിന് രക്ഷപ്പെടേണ്ടതെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, യുദ്ധ ഉപദേശിച്ചാലും രക്ഷപ്പെടുന്നതിനുള്ള കാര്യങ്ങൾ, അത് യുദ്ധം എന്താണെന്നും മറ്റും മനസ്സിലായിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് തന്നെയുണ്ട്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് അടുത്ത ശ്ലോകത്തിൽ അക്കാര്യമാണ് പറയുന്നത്. അത് നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യും. പൂർണമേവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.